അഞ്ച് സൂത്രം ഇരുപത് അന്യാർത്ഥശ്ച പരാമർശഃ. അന്യാർത്ഥശ്ച പരാമർശാഥ യോധരവാക്യശേഷേ ജീവപരാമർശോ ദർശിതഃ അഥ യേഷ സംവസാദ ഇത്യാദി സദ്ഹരേ പരമേശ്വരേ വ്യാഖ്യായമാനേ ന ജീവ ഉപാസന ഉപദേശോ ന പ്രകൃത വിശേഷ ഉപദേശ ഇതി അനർത്ഥകം പ്രാപ്നോതി ഇതി അതഃ. അഥയോ ദഹരവാക്യശേഷേ, ദഹരവാക്യം എന്ന് പറയുന്നത് മുമ്പ് ഇവിടെ ചർച്ച ചെയ്യുന്ന വാക്യം ദഹര അസ്മിൻ അന്തരാകാശ, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞു വരുന്ന ഭാഗത്ത് ജീവപരാമർശം അഥ യേഷ സംവർസാദ് അസ്മാ ശരീരാദ് എന്ന് തുടർന്ന് വരുന്നിടത്ത് ജീവനെക്കുറിച്ച് പരാമർശിക്കുന്നു. എന്നാ പ്രകൃത വിശേഷ ഉപദേശ പരാമർശദർശിത അഥ ഏഷ സംപ്രസാദ ഇത്യാദി സദ്ഹരെ പരമേശ്വരെ വ്യാഖ്യായമാനി പറയുന്നവിടെ പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ എന്ന ജീവോപാസന ഉപദേശം, ഇവിടെ ജീവോപാസനയെ നിർദ്ദേശിക്കുന്നില്ലെന്ന് വരും. എന്ന പ്രകൃത വിശേഷ ഉപദേശ, ഇവിടെ വിശേഷിച്ച് ഉപദേശം ഇല്ല എന്ന് വരും അനർത്ഥകം പ്രാപ്തി. അനർത്ഥകമായിരിക്കും, അതായത് അവിടെ ദഹര അസ്മിന്നന്തരാകാശ എന്ന് പറയുന്നിടത്ത് ഈശ്വരനെയാണ് നിർദ്ദേശിക്കുന്നത്, ജീവനെയാണോ, അതാണ് ഇവിടെ ചോദിക്കുന്നത്. നേരത്തെ എന്താണ് പറഞ്ഞത്? ജീവനെ പരാമർശിച്ചുകൊണ്ട് ബ്രഹ്മത്തെയാണ് അവിടെ ഉപദേശിക്കുന്നത്. കാരണം അപഹതപാത്മത്വം തുടങ്ങിയവ പാപരഹിതത്വം ഒന്നും ജീവന് സംഭവിക്കത്തില്ല. അതുകൊണ്ട് ജീവനല്ല ദഹരം പരമാത്മാവാണ്. പിന്നെ എന്തിനവിടെ ജീവനെ കുറിച്ച് പറഞ്ഞു? അതിനാണല്ലോ പറയുന്നത്. സമ്പ്രസാദം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ള കാര്യമാണ് അടുത്ത് പറയുന്നത്. അതാഹ അന്യാർത്ഥവും ജീവരാമവർശം ജീവസ്വരൂപ പരിവസായി. സമ്പ്രസാദം എന്നുള്ള ശബ്ദം കൊണ്ട് ജീവനെ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അത് കേവലം ജീവഭാവത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, എന്നാൽ ജീവസ്വരൂപ പരിവസായി കിം തർഹി പരമേശ്വര സ്വരൂപ പരിവസായി. സമ്പ്രസാദ എന്ന് പറയുന്ന ആ ശബ്ദം ജീവനെ കുറിക്കുന്നതാണെങ്കിലും അത് ആ ശബ്ദത്തിലൂടെ പരമേശ്വരനെ ബോധിപ്പിക്കുകയാണ്. പരമേശ്വര സ്വരൂപ പരിവസായി പ്രഥമതങ്ങനെ എന്താണ് അതിന്റെ താല്പര്യം എന്നുള്ള ഇതുവരെ ചർച്ച ചെയ്ത ഭാഗത്ത് ഒരു വാക്യത്തിൽ വിശദീകരിക്കുന്നു. മുമ്പ് പറഞ്ഞ കാര്യം തന്നെ അവിടെ പൂർവപക്ഷം സിദ്ധാന്തം ഇങ്ങനെ നാനാരൂപത്തിൽ പറഞ്ഞു. ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ വാക്യത്തിൽ പറയുകയാണ്. സമ്പ്രസാദ ശബ്ദോദിതോ ജീവോ ജാഗ്രത വ്യവഹാരേ ദേഹേന്ദ്രിയ പഞ്ചരാധ്യക്ഷോ ഭൂത്വ തദ്വാസന നിർമ്മിതാംശ സ്വപ്നാൻ നാഡീചരോ അനുഭൂയ ശ്രാന്ത ശരണം പ്രേപ്സു ഉഭയരൂപാദപി ശരീരാഭിമാന സമുദ്ധായ സുഷുപ്താവസ്ഥായം പരം ജ്യോതിർ ആകാശ ശബ്ദിതം പരം ബ്രഹ്മ ഉപസമ്പദ്യ വിശേഷ വിജ്ഞാനവത്വം ജ പരിത്യജ്യ സേന രൂപേണ അഭിനിഷ്പദ്യത്തെ. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സുഷുപ്തിയിൽ സംഭവിക്കുന്നത്? ജീവൻ എന്തിന് സമ്പ്രസാദൻ എന്ന് പറയുന്നു? സമ്പ്രസാദ ശബ്ദോദിതോ ജീവ. സമ്പ്രസാദൻ എന്നുള്ള ശബ്ദം കൊണ്ട് ശ്രുതിയിൽ പറഞ്ഞത് ജീവനെ തന്നെ. എന്നാലും വ്യത്യാസമുണ്ട്. ഉദിതം എന്ന് വെച്ചാൽ പറയപ്പെട്ടു. സമ്പ്രസാദം എന്നുള്ള ശബ്ദം കൊണ്ട് ജീവനെ പറഞ്ഞു. ആ ജീവൻ എന്താണ്? അതിന്റെ വിശേഷതകളെ കുറിച്ച് പറഞ്ഞു. ജാഗരിത വ്യവഹാരേ ദേഹേന്ദ്രിയ പഞ്ചര അധ്യക്ഷോഭൂത്വ. ഈ ദേഹം ഇന്ദ്രിയം തുടങ്ങിയ ഈ പഞ്ചരം, ദേഹ ഇന്ദ്രിയങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഇതിനെ ഒരു കൂടായിട്ടെടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിലിരിക്കുന്ന കിളിയാണ് ജീവൻ, പക്ഷി. അത് പറയുന്നത് ദേഹേന്ദ്രിയ പഞ്ചര അധ്യക്ഷോഭൂത്വ. ഈ ദേഹേന്ദ്രിയ പഞ്ചരത്തിന്റെ ഒരു കിളിക്കൂട്ടിലിരിക്കുന്ന കിളിയെപ്പോലെ ഇതിന്റെ അധ്യക്ഷനായിരുന്നിട്ട് ജാഗ്രതത്തിൽ, ജാഗ്രത വ്യവഹാരത്തിൽ എന്ന് വെച്ചാൽ ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് അത് വ്യവഹരിക്കുന്നു. സ്വപ്നത്തിലോ തദ്വാസന നിർമ്മിതാംശ സ്വപ്ന നാഡീചരോ സ്വപ്നാൻ നാഡീചരോ അനുഭൂയ. സ്വപ്നത്തിൽ ഈ ജീവനെ പറയുന്നത് നാഡീചരനായിരിക്കുന്നു. കാരണം ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് ശരീരനാഡികളിൽ സഞ്ചരിക്കുന്നവനായി ആര്? സമ്പ്രസാദൻ. അത് ശരീരത്തെ ആശ്രയിച്ച് സ്വപ്നം കാണുന്നുണ്ട്. നാഡീചരോ സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? തദ്വാസന നിർമ്മിതാൻ സ്വപ്നാൻ അനുഭൂയ. ജാഗ്രത് അനുഭവങ്ങളിൽ നിന്നുണ്ടായ വാസന, വാസന കൊണ്ടുണ്ടായതാണ് സ്വപ്നം. ആ സ്വപ്നങ്ങളെല്ലാം അനുഭവിച്ചിട്ട് അനുഭൂയ. എവിടെ? സ്വപ്നത്തിൽ. അപ്പൊ ജാഗ്രതത്തിൽ ഈ ശരീരത്തെ, സ്ഥൂലമായ ശരീരത്തെ ആശ്രയിച്ച് എല്ലാ വ്യവഹാരങ്ങളും ഇന്ദ്രിയങ്ങളിലൂടെ നിർവഹിക്കുന്നു. സ്വപ്നത്തിൽ വാസനകളെ ആശ്രയിച്ചിട്ട് നാഡീചരനായി, സൂക്ഷ്മഭാവത്തിനർത്ഥം ഈ ശരീരത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് സ്വപ്നത്തിൽ വേറെ ശരീരവും വിഷയങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നു. എന്നാലും ജാഗ്രതത്തിലെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം ഉണ്ട്, ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് സ്വപ്നം കാണുന്നത്. അപ്പൊ ജാഗ്രത ദൃഷ്ടിയിൽ പറയുകയാണ്, സ്വപ്നാൻ നാഡീചരു അനുഭൂയ ശ്രാന്ത. ഈ രണ്ട് പ്രവൃത്തികളുണ്ട്, ജാഗ്രതത്തിലെ പ്രവൃത്തി കൊണ്ടും സ്വപ്നത്തിലെ പ്രവൃത്തി കൊണ്ടും ക്ഷീണിതനായി. ഇത് ബൃഹദാരണ്യത്തിൽ വിശദീകരിച്ചതാണ്. ശരണം പ്രേപ്സുഹു, അപ്പോൾ ഒരു ശരണത്തെ ആഗ്രഹിക്കുന്നു, എവിടെയെങ്കിലും ഒരു ആലംബനം, ഒരാശ്രയം, അത് ഇച്ഛിക്കുന്നവനായി ആ ഒരു സമ്പ്രസാദൻ ജാഗ്രസ്വപ്നങ്ങളുടെ പ്രവൃത്തികളെ കൊണ്ട് തളർന്ന് ഒരു ശരണത്തെ, ഒരാശ്രയത്തെ ആശ്രയിക്കുന്നവനായ ആ സമ്പ്രസാദൻ ഉഭയരൂപാദവി ശരീരാഭിമാന സമുദ്ധായ, അത് നേരത്തെ പറഞ്ഞു ശരീരം വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറയുന്ന ഇരിപ്പിടത്തിൽ നിന്നും ഈ ജീവൻ എഴുന്നേറ്റ് പോവുക എന്നല്ല. ഈ ശരീരത്തിൽ ഉള്ള അഭിമാനത്തെ വിട്ടിട്ട് സ്ഥൂലമായി ശരീരത്തിലുള്ള അഭിമാനത്തെ വിടുന്നു, സൂക്ഷ്മമായി വാസനാ നിർമ്മിതമായ ശരീരത്തിലുള്ള അഭിമാനത്തെ, അഹംബോധത്തെ അത് വിടുന്നു. സുഷുപ്തിയുടെ കാര്യം പറയുകയാണ്. ഉഭയരൂപാദതി ശരീരാഭിമാന സമുദ്ധായ, ശരീരം വിടുക എന്ന് പറഞ്ഞാൽ ശരീരാഭിമാനം ഇല്ലാതാകുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അല്ലാതെ ശരീരത്തിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അതാണ് ശരീരാഭിമാന സമുദ്ധായ സുഷുപ്താവസ്ഥായ. അപ്പൊ സുഷുപ്തി അവസ്ഥയിൽ എത്തിച്ചേരും. സുഷുപ്തി എന്ന് പറയുന്ന ഒരവസ്ഥ തന്നെയാണ്, ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും അപേക്ഷിച്ച് പറയുമ്പോൾ അതൊരവസ്ഥയാണ്. ജാഗ്രതും സ്വപ്നവും പോലെയുള്ള ഒരവസ്ഥ. അവിടെ എന്ത് സംഭവിക്കുന്നു? പരം ജ്യോതിഹി ആകാശ ശബ്ദിതം പരം ബ്രഹ്മ ഉപസമ്പദ്യ. അവിടെ ചെന്ന് തനിക്കൊരു ശരണം വേണമല്ലോ. അപ്പൊ ശരണമായി സ്വീകരിക്കുന്ന എന്തിനാണ്? പരം ബ്രഹ്മത്തെ. പരം ജ്യോതിഹി സുഷുപ്തിയവസ്ഥയെ ശേഷിക്കുന്ന എന്താണോ ആ പരമമായ ജ്യോതിസ്, അതിനെയാണ് ഇവിടെ ആകാശ ശബ്ദിതം. ആകാശം എന്ന ശബ്ദം കൊണ്ട് പറഞ്ഞ അതിനെയാണ്, അതെന്താണ്? പരം ബ്രഹ്മ. ഇവിടെ ജീവഭാവമില്ല, ജീവഭാവം നഷ്ടപ്പെട്ട് സുഷുപ്തിയവസ്ഥയിൽ പരം ബ്രഹ്മ ഉപസമ്പദ്യ, പരം ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട്. എന്നുവെച്ചാൽ പര ബ്രഹ്മത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞല്ലോ, ശരീരാഭിമാനത്തെ ത്യജിക്കുക. അപ്പൊ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ വിട്ട് പിന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പരബ്രഹ്മത്തെ ആണ് പറയുന്നത്. വിശേഷ വിജ്ഞാനവത്വം ച പരിത്യജ്യ, അതാണ് ജീവനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഭാഷകാരൻ എപ്പോഴും പറയും വിജ്ഞാനാത്മാ എന്ന് പറയും. ജീവൻ വിജ്ഞാനാത്മാവാണ്. എപ്പോ ജീവഭാവമുണ്ടോ അപ്പോഴെല്ലാം അവൻ വിജ്ഞാനാത്മാവായിരിക്കുന്നു. എന്നുവെച്ചാൽ വിശേഷ വിജ്ഞാനത്തോടുകൂടിയവനായിരിക്കുന്നു. അത് ജാഗ്രതത്തിലായാലും ശരി, സ്വപ്നത്തിലായാലും ശരി, നാനാ വിജ്ഞാനത്തോടുകൂടിയിരിക്കാൻ പറ്റും, നാനാ അറിവോടുകൂടിയിരിക്കുന്നു. ഇതാണ് ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും പ്രത്യേകത. അപ്പോൾ ഈ ജീവനിൽ ഏതെങ്കിലും ഒരു വിജ്ഞാനം പ്രകടമായാൽ, ഒരു ശാന്തമായ തരംഗരഹിതമായ ഒരു ജലത്തിൽ ഒരു തരംഗം ഉണ്ടാകുന്ന പോലെ, ഏതെങ്കിലും ഒരു വിജ്ഞാനം അവിടെ പ്രകടമായി കഴിഞ്ഞാൽ അതിനെ പറയും വിശേഷ വിജ്ഞാനം. എന്തായാലും ശരി, എന്നുവെച്ചാൽ എന്തിനെങ്കിലും ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് തന്നെ അറിഞ്ഞാലും ശരി, അന്യമായ ഒന്നിനെ അറിഞ്ഞാലും ശരി. ഇപ്പൊ ഞാൻ അന്യമായ വിഷയങ്ങൾ അറിയുന്നു, എന്നെ അറിയുന്നുണ്ട്. അത് ശരീരാഭിമാനത്തോടു കൂടി ആയിക്കോട്ടെ, അഹംബുദ്ധിയോടുകൂടിയാണെങ്കിലും എന്നെ അറിയുന്നുണ്ട്, ഞാനെന്നറിയുന്നു. അപ്പൊ ഞാനെന്ന് എന്നെ അറിയുകയോ എന്റേതെന്നോ ഞാൻ അറിയുന്ന വിഷയമൊന്നോ ഏതെങ്കിലും ഒന്നിനെ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് വിശേഷ വിജ്ഞാനം. ഭാഷകാരം വിജ്ഞാനത്തെ രണ്ടായി തിരിക്കും, വിശേഷ വിജ്ഞാനം, സ്വരൂപ വിജ്ഞാനം. സ്വരൂപ വിജ്ഞാനം എന്ന് പറയുമ്പോൾ വിജ്ഞാനം കേവല സ്വരൂപമായി തന്നെ നിൽക്കുന്നു, അവിടെ യാതൊരു തരത്തിലുള്ള അറിവുമില്ല, ചില വിശേഷ വിജ്ഞാനങ്ങളില്ല. അപ്പൊ സുഷുതിയിൽ എന്താ സംഭവിക്കുന്നത് പറയുന്നു, അത് കേവല സ്വരൂപ വിജ്ഞാനമായി ആണ് പറഞ്ഞത്. പരംബ്രഹ്മ ഉപസമ്പദ്യ, പരംബ്രഹ്മത്തെ പ്രാപിച്ചിട്ട്, പരംബ്രഹ്മ വിജ്ഞാന സ്വരൂപനാണ്, അതിന് പ്രാപിച്ചിട്ട് വിശേഷ വിജ്ഞാനവത്വം പരിത്യജ്യ, ജാഗ്രത സ്വപ്നങ്ങളിൽ ഉള്ള തന്റെ ഈ വിശേഷ വിജ്ഞാന എന്ന ഈ ഭാവത്തെ പരിത്യജിച്ചിട്ട് വിശേഷ വിജ്ഞാനശൂന്യനായി കേവല ജ്ഞാനസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. പരിത്യജ്യ ഇതാണ് പറയുന്നത്, സ്വേന രൂപേണ അഭിനിഷ്പദ്യത, സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മനസ്സിലാകും. വിശേഷ വിജ്ഞാനരഹിതനായി, സുഷുതിയിൽ വിശേഷ വിജ്ഞാനരഹിതനായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ സ്വരൂപ വിജ്ഞാനം മറ്റെന്തിനെങ്കിലും അറിയുന്നു എന്ന് പറയുന്നത് എത്ര അബദ്ധമാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ അറിയുന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെ കുറിച്ചുള്ള അറിവോടുകൂടിയിരിക്കും. ജാഗ്രതത്തിനെങ്ങനെയാണോ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അറിയുന്നത്, ഇപ്പൊ വിശേഷ വിജ്ഞാനത്തോടു കൂടിയിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നിനെ അറിഞ്ഞാൽ മതി, എല്ലാം അറിയില്ല. അഹം എന്നുള്ള ഈ ബോധം ഉണ്ടായാൽ മതി, അതൊരു വിശേഷ വിജ്ഞാനമായി. അങ്ങനെ ഒരു അഹം ബോധം പോലും ഇല്ലാതെ കേവല വിജ്ഞാനസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. വിശേഷ വിജ്ഞാനം ച പരിത്യജ്യ, അതിനെയും തേച്ചിട്ട് വിട്ടിട്ട് വിശേഷ വിജ്ഞാനശൂന്യനായി കേവല വിജ്ഞാനസ്വരൂപനായി നിൽക്കുന്നതിനാണ് പറയുന്നത്. സ്വേനരൂപേണ അഭിനിഷ്പദ്യത. ഇങ്ങനെ സുഷുപ്തിയെ വിശദീകരിക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, സുഷുപ്തി ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് സർവവിശേഷ വിജ്ഞാനശൂന്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സുഷുപ്തിയിൽ എന്താണോ താൻ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. അത് മനഃപൂർവ്വം നിഷേധിക്കുന്നതല്ല, അങ്ങനെ ചിന്തിക്കാനേ സാധ്യമില്ല. എന്തുകൊണ്ട്? വിശേഷ വിജ്ഞാന ശൂന്യനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ എന്തിനെങ്കിലും അറിഞ്ഞാൽ, ജ്ഞാനത്തെ അറിഞ്ഞാലും ശരി അജ്ഞാനത്തെ അറിഞ്ഞാലും ശരി, അതെല്ലാം വിശേഷ വിജ്ഞാനമാവും. ഒരു വിശേഷത്തെ അറിയുന്നു, അത് വിശേഷം ഒന്നാവണമാകാം പലതാകാം, ഏതായാലും വിശേഷം തന്നെ. തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെ അറിഞ്ഞാൽ തന്നെയാണെങ്കിലും അറിയേണ്ട ആവശ്യമില്ല. താൻ സ്വയം ജ്ഞാനസ്വരൂപമായിരിക്കുമ്പോൾ ദീപത്തിനെങ്ങനെയാണോ തന്നെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരാത്തത്, അത് സ്വയം പ്രകാശസ്വരൂപനായി സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. അതുപോലെ സുഷുപ്തിയിലൂടെ പറയുന്നത് എന്താണ്? അത് സ്വേന രൂപേണ അഭിനിഷ്പിദ്യതി, കേവല വിജ്ഞാനസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ജാഗ്രതത്തിനും വിശേഷ വിജ്ഞാനസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. വിശേഷം വിട്ടിട്ട് ജാഗ്രതത്തിനും വിജ്ഞാനസ്വരൂപനാണല്ലോ, എന്താ വ്യത്യാസം? കാരണം ആത്മാവിന് ബ്രഹ്മത്തിന് അതിൻ്റെ സ്വരൂപത്തെ വിടാൻ പറ്റത്തില്ല. അത് സുഷുപ്തിയിൽ അത് വിജ്ഞാനസ്വരൂപനാണെങ്കിൽ ജാഗ്രതയിലും വിജ്ഞാനസ്വരൂപം തന്നെ. എന്താ വ്യത്യാസം? ഇവിടെ പറയുന്ന വ്യത്യാസം ഇതാണ്. എന്താണ്? ഇവിടെ വിശേഷ വിജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു. അപ്പൊ സുഷുപ്തിയിൽ എന്താണ്? വിശേഷ വിജ്ഞാനത്തെ തെജിച്ചിട്ടിരിക്കുന്നു. ഒരു വിജ്ഞാനവുമില്ല, വിജ്ഞാനസ്വരൂപം എന്നുള്ള അല്ലാതെ മറ്റൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നമുക്ക് പറയാൻ കഴിയുന്നത് അവിടെ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു? അങ്ങനെ പറഞ്ഞാൽ ഈ ഭാഷ്യകാരൻ പറയുന്നതുമായിട്ട് വിരോധം വരും. ഭാഷ്യകാരൻ ഇങ്ങനെ വിശേഷ വിജ്ഞാന ശൂന്യനായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് സുഷുതിയിൽ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയാത്തത്. അപ്പൊ വിശേഷമായ ഒരു വസ്തു ഒന്നും അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ട് എന്ന് പറയും. അപ്പൊ സ്വരൂപ അഭിനിഷ്പത്തി എന്ന് പറയുന്ന ഇതാണ്, സേനരൂപീണ അഭിനിഷ്പത്തി കേവല. അപ്പോൾ ഇതെല്ലാം, ഈ കാണുന്ന ഇതെല്ലാം, ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇവിടെയുള്ളൂ, ഇതിനെക്കുറിച്ചുള്ള സമാധാനം ഇവിടെയുള്ളൂ. സുഷുപ്തിയെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യവുമില്ല, ഇതിനൊന്നും സമാധാനവുമില്ല. അവിടെ കേവലമായ വിജ്ഞാനസ്വരൂപം മാത്രം. അപ്പോൾ ഇങ്ങനെ സുഷുപ്തിയെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, സുഷുപ്തി അവസ്ഥയെന്ന് പറഞ്ഞല്ലോ, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയെ അതിനൊരു അവസ്ഥയായിട്ട് എടുക്കുമ്പോഴാണ് അതിന് തൃതീയം എന്ന് പറയുന്നത്. ജാഗ്രത സ്വപ്നങ്ങളെ അപേക്ഷിച്ച് അതൊരവസ്ഥ തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, സദാ ഗതാഗതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജാഗ്രത സ്വപ്നം പോലെ തന്നെ ഒരവസ്ഥയെന്ന് അതിനെ പറയാം. പക്ഷെ അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്? അവസ്ഥയിൽ സംഭവിക്കുന്നത് സ്വരൂപ അമിതിഷ്പത്തി എന്ന. സ്വരൂപ അഭിനിഷ്പത്തിയാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് സ്വരൂപേണ അഭിനിഷ്പത്തി. അപ്പൊ പിന്നെ അവിടെ എങ്ങനെ പറയാൻ പറ്റും? അവിടെ ആ കേവലമായ സ്വരൂപജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊരു അജ്ഞാനം, അജ്ഞാനത്തെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ആര് കണ്ടുകൊണ്ടിരുന്നു? എങ്ങനെ പറയാൻ പറ്റും? ഞാനവിടെ അജ്ഞാനത്തിന് സാക്ഷിയാണ്. എന്നുവെച്ചാൽ ഞാൻ അജ്ഞാനത്തെ അവിടെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അജ്ഞാനത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെ പറയാൻ പറ്റും? ഇതെല്ലാം ജാഗ്രതയിൽ ഇരുന്നു കൊണ്ടുള്ള കൽപ്പനകൾ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൽപ്പിക്കാം. കാരണം ജാഗ്രതത്തിലെ ഈ സൃഷ്ടി ഇതിനെല്ലാം ഒരു ശരിയായ സമാധാനം, ഒരു യുക്തി അന്വേഷിക്കുന്ന ആളിന് സുഹൃത്തിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിച്ചാലേ ഈ യുക്തി അവിടെ ഘടിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ പിന്നെ എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ എങ്ങനെ നിലനിൽക്കുന്നു? അപ്പോൾ അതിനൊരു യുക്തി കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഇതെല്ലാം വാസനാരൂപത്തിലിരുന്നു, സംസ്കാര രൂപത്തിലിരുന്നു. പിന്നെ അവിടെ നിന്നെല്ലാം പ്രകടമായതാണ്. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതാണ്. പക്ഷെ ശ്രുതി അങ്ങനെയല്ല ചെയ്യുന്നത്. ശ്രുതി എന്താ ചെയ്യുന്നത്? തത്വത്തെ നേരിട്ട് ബോധിപ്പിക്കുകയാണ്. ശ്രുതി തത്വത്തെ നേരിട്ട് ബോധിപ്പിക്കുമ്പോൾ ആ ബോധിക്കുന്നതിന് ശ്രുതി എന്ന് പറയുന്ന പ്രമാണത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ആ ശ്രുതിയിൽ നിന്ന് തന്നെ അത് ബോധിക്കാൻ കഴിഞ്ഞാൽ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ശ്രുതി നേരിട്ട് സത്യത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് ബോധിക്കാതെ വരുമ്പോഴാണ് പിന്നെ യുക്തിയുടെയും മറ്റ് സഹായം ആവശ്യമായി വരുന്നത്. ബോധിക്കുന്നതിൽ തകരാറുകൾ സംഭവിക്കുമ്പോൾ, വികല്പം തുടങ്ങിയ ദോഷങ്ങൾ വരുമ്പോൾ യുക്തിയും മറ്റും ആശ്രയിക്കും. അല്ലെങ്കിൽ നേരിട്ട് ബോധിപ്പിക്കുന്നു. അതാണ് സ്വരൂപ അഭിനിഷ്പത്തി. അവിടെ കേവലമായ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് ജാഗ്രത സ്വപ്ന രൂപത്തിലുള്ള ഈ സംസാരത്തിൽ നിന്ന് മുക്തമായ സ്വരൂപമാണ്. അതാണ് തന്റെ മുക്തസ്വരൂപം. പക്ഷെ മുക്തിയെക്കുറിച്ച് അന്വേഷിക്കുന്ന ഇവിടെ അവിടെയല്ല, ഇവിടെ ജാഗ്രത്തിൽ. അത് തന്റെ മുക്തസ്വരൂപമാണെങ്കിൽ ജാഗ്രത്തിൽ വന്നിട്ട് പിന്നെ മുക്തി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മുക്തി എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ മുക്തിയെ പ്രാപിക്കണമെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ അത് തന്റെ മുക്തസ്വരൂപമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കഥയില്ല. എന്തുകൊണ്ട്? അത് തന്റെ മുക്തസ്വരൂപമാണെന്ന് ഇവിടെ വരുമ്പോൾ അറിയുന്നില്ല. ശ്രുതി ബോധിപ്പിച്ചാൽ അറിയും. ശ്രുതിയിൽ നിന്ന് ബോധിച്ചാൽ ശരി, മുക്തി തന്നെ. പക്ഷെ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വീണ്ടും മുക്തിക്ക് വേണ്ടി പരിശ്രമം പലതും ചെയ്യേണ്ടി വരുന്നു. അതാണ് സ്വരൂപേണ അഭിനിഷ്പദ്യത. യഥാ ഉപസമ്പത്തവ്യം പരം ജ്യോതിർ യേന സ്വേന രൂപേണ അഭിനിഷ്പദ്യതി സ ഏഷ ആത്മാപഹത പത്മത്വാദി ഗുണ ഉപാസിത്വമർത്ഥമായും ജീവ പരാമർശ പരമേശ്വരവാദിനോപ്യ ബോധ്യതി. ഇവിടെ നേരത്തെ പറഞ്ഞു, ജീവൻ ഈശ്വരൻ എന്ന് പറയുന്നതിന് ഐക്യത്തെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല, അതെല്ലാം വിശദീകരിച്ചു. ഇവിടെ സമ്പ്രസാദൻ എന്ന് പറയുന്നതുകൊണ്ട് ഈശ്വരനെയാണ് എടുക്കുന്നതെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് ഇവിടെ പറയുന്നു. അങ്ങനെ എടുക്കുന്ന ദോഷമില്ല. ഒന്ന്, നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ശ്രോതാവ് ആ തത്വത്തെ ഗ്രഹിക്കാം. അല്ല, ഇനി മറിച്ചാണെങ്കിൽ പല പല ഉപായങ്ങളിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു, ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു ശ്രുതി. അതിനാണ് കർമ്മങ്ങളും ഉപാസനകളും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്തിനു സ്വീകരിക്കണം? അതാണ് പ്രധാന പ്രശ്നം. ഇവിടെ പറഞ്ഞിരിക്കുന്ന തത്വജ്ഞാനത്തെ സ്വീകരിക്കണമോ അതോ ഉപായ അന്തരങ്ങളെ സ്വീകരിക്കണം, മറ്റുപായങ്ങളെ സ്വീകരിക്കണം? ഒരുപാട് ഉപായങ്ങളുണ്ടല്ലോ, കർമ്മമുണ്ട്, ഭക്തിയുണ്ട്, തന്ത്രമന്ത്രങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഏത് സ്വീകരിക്കണം? ഒന്നിനെ സ്വീകരിക്കണമോ അതോ എല്ലാം കൂടെ സ്വീകരിക്കണമോ? അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം അങ്ങനെ ഒരു ചോദ്യം വന്നാ അവിടെ ഒരു മറുചോദ്യമുണ്ട്, ആര് ആരെ സംബന്ധിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? അതാണ് ഇതിലേതാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആരെ സംബന്ധിച്ച്? അവിടെ മുഖ്യ അധികാരിയാണ്. അപ്പൊ ഇതേതെങ്കിലും ഒന്ന് വേണം എന്ന് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ എല്ലാം വേണമെന്ന് നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് അർത്ഥമില്ല. ഒരാൾ പറയുന്നു ജ്ഞാനം മാത്രം, മറ്റൊന്നും വേണ്ട. വേറൊരാൾ പറയുന്നു അല്ല, ജ്ഞാനവും വേണം, കർമ്മവും വേണം, ഭക്തിയും വേണം, യോഗവും വേണം. അതിലല്ല പ്രാധാന്യം. പ്രാധാന്യം ആർക്ക് എന്നുള്ളതാണ് പ്രാധാന്യം. ഒരുവൻ ഏതിനാണ് അധികാരി എന്നുള്ളതാണ് പ്രാധാന്യം. അവിടെ തീരുമാനിക്കണം ഏതാ വേണ്ടത്. ഒരുവൻ ജ്ഞാനത്തിനാണ് അധികാരിയെങ്കിൽ അവന് ജ്ഞാനം, കർമ്മത്തിനാണെങ്കിൽ കർമ്മം. അതാണ് കഴിഞ്ഞ സൂത്രത്തിന്റെ അവസാനം പറഞ്ഞു, വർണ്ണിതശ്ച അസ്മാഭി വിദ്വത് അവിദ്വത് ഭേദേന കർമ്മവിധി വിരോധ പരിഹാര. ഇതിന് പരസ്പര വിരോധമൊന്നും കാണേണ്ട കാര്യമില്ല. ജ്ഞാനം, കർമ്മം, ഭക്തി, ഉപാസനകൾ, ഇതിൽ പരസ്പര വിരോധമൊന്നുമില്ല. പക്ഷെ വിരോധമുണ്ട് എവിടെ? അധികാരി ഭേദമനുസരിച്ച്. ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് ഇത് തമ്മിലുള്ള വിരോധം എന്ന് പറയുന്നത് പർവ്വതത്തെ പോലെ തന്നെ അളക്കാൻ പറ്റത്തില്ല. ഏതൊരുവനാണോ തത്വജ്ഞാനത്തിന് അധികാരിയായിരിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ഇവിടെ ആവശ്യമേ ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിനെ അവിടെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഓരോന്നിനും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വിദ്വത് അവിദ്വത് ഭേദേന, വിദ്വാൻ അവിദ്വാൻ എന്നുള്ള ഭേദമുണ്ട്. അവൻ വിദ്വാൻ അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ എന്തിനോ അധികാരി, അവൻ അത് തന്നെ ചെയ്യുന്നു. കർമ്മത്തിനോ യോഗത്തിനോ ഉപാസനയ്ക്കോ എന്താണോ അവൻ അധികാരിയായിരിക്കുന്നത് അവനത് ചെയ്യുന്നു. ആ രീതിയിലാണ് എന്ത് വേണം വേണ്ട എന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കലും അധികാരിയെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് ശ്രുതി നേരിട്ട് ഉപദേശിക്കുന്നു ഇതാണ് ബ്രഹ്മ ഉപസമ്പത്തി എന്ന് പറയും. എന്തിന്? ആ തത്വത്തെ ഗ്രഹിക്കാൻ ആര്? അതിന് അധികാരിയായിട്ടുള്ളത്. അവന് പിന്നെ വേറൊന്നും അവന്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇതുകൂടെ ഇരുന്നോട്ടെ, നിനക്ക് അത് പറയാൻ പറ്റത്തില്ല എന്നുകൊണ്ട് അതൊന്നും അവിടെ ആവശ്യമില്ല. അതാണ് പറഞ്ഞത് വിദ്വത് അവിദ്വത് ഭേദേന. പക്ഷെ അങ്ങനെ ഒരു ബോധമില്ലാത്തവനാണെങ്കിലോ അവനെ സംബന്ധിച്ച് ഇതെല്ലാം അവന്റെ തലയിൽ തന്നെ വയ്ക്കണം. കർമ്മവും ഉപാസനയും എല്ലാം അവന്റെ തലയിൽ വയ്ക്കണം. എന്തുകൊണ്ടവൻ ഈ പറയുന്ന തത്വജ്ഞാനത്തിനവൻ അധികാരിയല്ല, യോഗ്യനല്ല. അപ്പൊ അത് ഏത് വേണം വേണ്ട എന്നുള്ളത് അധികാരിയെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ലൗകികമായ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാം അധികാരിയെ ആശ്രയിച്ചിട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവന് പറയുന്നത് യഥസ്യ ഉപസമ്പത്തവ്യം പരം ജ്യോതിഹി, അവൻ പ്രാപിക്കേണ്ടതായ ആ പരമമായ ജ്യോതിസ് ഏനസ്വേന രൂപേണ അഭിനിഷ്പദ്യതേ, സ്വസ്വരൂപത്തിൽ അവനെ പ്രാപിക്കുന്നു എന്നുള്ളത് സയേഷാത്മാപഹത പാത്മത്യാദിഗുണ. ആത്മാ എന്താണ്? പാപരഹിതനാണ്. അത് ഉപാസ്യ, അവനുപാസ്യനാണ്, ഉപാസനയ്ക്ക് യോഗ്യനായിട്ടുള്ളവൻ. അത് ജ്ഞേയമാണ്, ജ്ഞാനത്തിന് യോഗ്യമായിട്ടുള്ളവൻ. ഇത്യേവം അർത്ഥോ അയം ജീവപരാമർശ പരമേശ്വരവാദിനൊപ്പിപ്പോദ്യത്തെ. അപ്പോൾ ഇവിടെ ഇത് പരമേശ്വരനെയാണ് പറയുന്നു എന്ന് പറയുന്നവർക്കും അല്ല ഇത് ജീവനെയാണ് പറയുന്നു എന്ന് പറയുന്നവർക്കും അവരവരുടെ യോഗ്യത അനുസരിച്ച് ഇതിനെ ഗ്രഹിക്കുക എന്നർത്ഥം. അപ്പോ ഇത് പരമാർത്ഥ തത്വത്തെയാണ് പറയുകയാണെങ്കിൽ അത് ന്യായമായ തത്വത്തെ പറയുന്നു. അത് ഒരാൾക്ക് ബോധിക്കാൻ കഴിഞ്ഞാൽ അവൻ അതിനധികാരി. അവന് പിന്നെ ഉപാസനയുടെ ആവശ്യമില്ല. ശ്രുതി പറയുന്നില്ല അവനെ കൊണ്ടുകൂടി ഒന്ന് ഉപാസിപ്പിക്കണം, അത് പറയുന്നില്ല. ഇനി ആരാണോ ആർക്കാണോ ഇത് ഉപാസ്യമായിരിക്കുന്നത് ജീവന്, അവനെ കൊണ്ട് അതിന്റെ തത്വത്തെ ഗ്രഹിപ്പിക്കണം, ജ്ഞാനം. അതവനും അടിച്ചേൽപ്പിക്കുന്നില്ല. നീ ജ്ഞാനിയാകണം, ജ്ഞാനം തന്നെ പ്രാപിക്കണം, അതും പറയുന്നില്ല. ഉപാസന മതി. അപ്പോൾ അതുകൊണ്ട് രണ്ടു തരത്തിലെടുക്കാം. ജീവൻ എന്നുള്ള ഭാവത്തിലെടുക്കുമ്പോൾ അവിടെ പരമേശ്വരൻ ആ ജീവനെ സംബന്ധിച്ച് ഉപാസ്യനായി. പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിലെടുക്കുമ്പോൾ ജീവനെ സംബന്ധിച്ചത് ന്യായമായി. ഈ വ്യത്യാസം വരുമ്പോൾ അവിടെ ഇതിനെല്ലാം അധികാരി ഭേദമനുസരിച്ചാണ് ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇത് പറയുന്നവന്റെ സൗകര്യം അനുസരിച്ചിട്ടല്ല, അതങ്ങനെ നടക്കത്തുള്ളൂ. ആരാണോ തത്വത്തെ ബോധിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഉപാസന സാധ്യമേ അല്ല, അസംഭവമാണ്. ആരാണോ ഉപാസകനായിരിക്കുന്നത് അവനെ സംബന്ധിച്ച് തത്വഗ്രഹണവും അതുപോലെ തന്നെ, രണ്ടും രണ്ടാണ്. അപ്പോൾ അധികാരികൾക്ക് വേണ്ടിയിട്ട് അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം നിലനിൽക്കുന്നു. പ്രപഞ്ച വ്യവഹാരത്തിന്റെ ഭാഗമായി ഇതെല്ലാം നിലനിൽക്കുന്നു. ചിലർ തത്വത്തെ ഗ്രഹിക്കുന്നു, ചിലർ ഉപാസിക്കുന്നു. അതുകൊണ്ട് സമ്പ്രസാദൻ എന്ന് പറയുന്നുണ്ട്. എന്ത് ജീവനെ എടുക്കണോ പരമാത്മാവിനെ എടുക്കും? ഏതിനെ എടുക്കാം? ജീവനെ എടുക്കുമ്പോൾ എന്നതാണോ താല്പര്യം, പരമാത്മാവെന്നെടുക്കുമ്പോൾ ഇന്നതാണ് താല്പര്യം. അധികാരി ഭേദമനുസരിച്ച് അതെടുക്കണമെന്ന് പറഞ്ഞു. അത്പശ്രുതേരിതിചേ തദുക്തം ഇതപ്പിക്തം ദഹരോ അസ്മിനാന്തരാകാശ ഇത്യാകാശസ്യ അല്പത്വശ്രയമാണ് പരമേശ്വര രൂപത്തിൽ. മുമ്പ് ആദ്യത്തെ സൂത്രത്തിൽ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് ദഹര അസ്മിനാന്തരാകാശ എന്ന് പറഞ്ഞിടത്ത് ആകാശം അന്തര ഉള്ളിലാകാശം ദഹരം അല്പമെന്ന് പറഞ്ഞു. അത് പരമേശ്വരന് യോജിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അതിങ്ങനെ ഉള്ളിലിരിക്കുന്ന അല്പാകാശമാവും. ജീവസ്യത്തു ആരാഗ്രപമിതസ്യ അല്പത്വം അവകല്പതി. ജീവനെ സംബന്ധിച്ച് എന്താണോ അത് സൂചിയുടെ അഗ്രം പോലെ സൂക്ഷ്മമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് അല്പമാകാം. തസ്യ പരിഹാരം അത് പറയുക. അതിന് പരിഹാരം ഉക്തോഹ്യസ്യ പരിഹാര എന്നുമ്പോൾ സമാനം പറഞ്ഞാണ് എന്നാലും പറയുന്നു. പരമേശ്വര ആപേക്ഷികം അല്പത്വം അവകല്പത. പരമേശ്വരനെ സംബന്ധിച്ചു ആപേക്ഷികമായ അല്പത്വം പറയാം. ഉപാസനയ്ക്കും വേണ്ടി മറ്റും വേണ്ടി അല്പത്വം പറയാം എന്ന് പറഞ്ഞു. അർഭകോഗസ്ത്വാ തദ്വ്യവദേശ അശ്വനേതി ചെയ്യുന്ന നിശ്ചായത്വ ദൈവം വ്യോമപശക്തി എത്ര മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞു. ഉപാസ്യമായതുകൊണ്ട് അതിനെ അല്പമെന്ന് പറയാം മുമ്പ് വിശദീകരിച്ചാണ്. സ ഏ വൈഹ പരിഹാരം അനുസന്ധാതം എവിടെ പറഞ്ഞത് എന്നെ ഇവിടെയും മനസ്സിലാക്കുന്നു. ഈ പരമാത്മാവിനെ അല്പമെന്നും പറയാം, സർവവ്യാപി എന്നും പറയാം. ഉപാസനയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ഹൃദയത്തെ കാണിക്കുന്നു, അവിടെ അല്പശബ്ദം ഉപയോഗിച്ചു. അതിനെ തത്വമായി ഗ്രഹിക്കുമ്പോൾ എന്താണ് അത്? സർവവ്യാപിയാണ്. ശ്രുതി വച്ച ഇതം അല്പത്വം പ്രത്യുക്തം പ്രസിദ്ധ അനേക പ്രസിദ്ധേനാകാശ എന്ന ഉപമിമാനയാ യവാൻ വായം ആകാശ താവാൻ യേശു അന്തർഹൃദയ ആകാശി. ശ്രുതി തന്നെ എന്ത് ചെയ്യുന്നു? അല്പത്വത്തെ നിഷേധിച്ചു, ആകാശത്തോട് ഉപമിച്ചിട്ട്. കാരണം ആകാശേന ഉപമിമാനയ, ആകാശത്തോട് ഉപമിക്കുന്ന ശ്രുതി തന്നെ പറഞ്ഞു. ഇത് യവാൻമായം ആകാശ, ഈ ആകാശം എത്ര വലുതാണോ എത്ര വ്യാപകമാണോ അതുപോലെ വ്യാപകമാണ് അന്തർഹൃദയ ആകാശ, അന്തർഹൃദയത്തിൽ ആകാശം എന്നുള്ളത്. ഇവിടെ എന്താണ്? അല്പം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. തത്വം സർവവ്യാപിയാണ്, അതുകൊണ്ടവിടെ പരമാത്മാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദഹരാകാശത്തിൽ പരമാത്മാവിനെയാണ് ന്യായമായിട്ടും ഉപാസ്യമായും നിർദ്ദേശിച്ചു. രണ്ടും എടുക്കാം, അധികാരി ഭേദം അനുസരിച്ചെടുക്കാം. അപ്പോൾ എന്തൊക്കെ തത്വത്തെ ബോധിക്കാൻ വേണ്ടി തത്വജ്ഞാനിക്ക് വേണ്ടി പറയുന്നു അതെല്ലാം ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഉപാസ്യമായി തീരുന്നു. അതാ വ്യത്യാസം. എല്ലാവർക്കും വേണ്ടി ഒന്നല്ല, ഓരോരുത്തർക്കും വേണ്ടി വേറെ വേറെ പറഞ്ഞിരിക്കുന്നു. കർമ്മത്തിൽ വളരെ നിഷ്ഠയുള്ള ഒരാൾക്ക് ഉപാസന സാധ്യമുണ്ട്. ഉപാസനയിൽ വളരെ നിഷ്ഠയുള്ള ഒരാളിന് കർമ്മം ഒരിക്കലും സാധ്യമല്ല. നമ്മൾ പറയും നമ്മൾ കർമ്മവും ഉപാസനയും എല്ലാം കൂടെ പോകുന്നു. കർമ്മവും ഉപാസനയും എല്ലാം കൂടെ പോകത്തില്ല. എന്റെ സമുച്ചയം പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ പ്രാധാന്യം ഉപാസനയ്ക്ക് വരും, കർമ്മത്തിനല്ല. കർമ്മ ഉപാസന സമുച്ചയത്തെ പറയുന്നുണ്ട്. ഉപാസനയിൽ കർമ്മത്തിന് തന്നെ വലിയ പ്രാധാന്യം വരുന്നില്ല. ഉപാസന എന്ന് പറയുന്നത് മനസ്സ് ഏകാഗ്രമാകുന്ന കാര്യമാണ്, കർമ്മം എന്ന് പറയുന്നത് ബഹിർമുഖമാകുന്നതാണ്. അപ്പോൾ ഉപാസനയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബഹിർമുഖമായ പ്രവൃത്തികൾ ക്രമേണ കുറഞ്ഞു വരും. അത് തമ്മിൽ പോലും വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ ജ്ഞാനത്തിൻ്റെ കാര്യം പറയാനുണ്ട്. ജ്ഞാനത്തിന് ഇതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. പക്ഷെ അത് സർവ്വസാധാരണമല്ല. അത് അപൂർവമാണ്. കേവലം ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് അപൂർവമാണ്. സർവ്വസാധാരണമായി അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് സർവഗ്രഹം വേണ്ടി ഉപദേശിക്കുന്നുമില്ല. ആർക്കാണ് അതിന് യോഗ്യം, അവനാ ജ്ഞാനനിഷ്ഠയിലേക്ക് വരട്ടെ. ബാക്കിയുള്ളവരെന്താണോ യോഗ്യത, അവരുടെ കർമ്മമോ ഉപാസനയോ എന്തെന്ന് വെച്ചാൽ അതിൽ ഇരിക്കട്ടെ. അനുകൃതേഹേ തസ്യ ചാടത്താധികൾ ഇവിടെ മുണ്ടകോപനിഷത്താണ് ചർച്ച ചെയ്യുന്നത്. നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നത്ര സൂര്യോഭാദിന ചന്ദ്രതാരതം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. ഇത് വിശദമായി ചർച്ച ചെയ്താണ്. ഇത് സമാമനന്തി, ഇത് സമീകായി പഠിച്ചിട്ടുണ്ട്. എവിടെ? മുണ്ടകത്തിൽ. മുണ്ടകത്തിൽ ഇത് സ്വാധ്യായം ചെയ്യുന്നു. എന്താണ്? എന്നത്ര സൂര്യോപാധി, അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല. എന്ന ചന്ദ്ര താരകൻ, ചന്ദ്രനും താരകങ്ങളും പ്രകാശിക്കുന്നില്ല. നേമാ വിദ്യുത, വിദ്യുത് മിന്നൽ പിണരുകൾ അവിടെ പ്രകാശിക്കുന്നില്ല. കുത്തോയും അഗ്നി, ഈ ഭൗമമായ ഈ അഗ്നി, ഭൂമിയിൽ കാണുന്ന ഈ അഗ്നിക്ക് എങ്ങനെ ആ ലോകത്ത് പ്രകാശിക്കാൻ കഴിയും? തമേവ ഭാന്തം, പ്രകാശിക്കുന്ന അതിനെ തന്നെ അനുഭാതി സർവം, തുടർന്ന് പ്രകാശിക്കുന്നു, അതിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു സർവം. തസ്യ ഭാസ, അതിന്റെ പ്രകാശത്താൽ സർവമിതം വിഭാതി, ഈ കാണുന്ന സർവവും അതിന്റെ പ്രകാശത്തിൽ പ്രകാശിക്കുന്നു. ഇത് നമ്മൾ വിശദീകരിച്ചാണ്. ഇത് സമാമനന്തി, ഇത് സമീകായി അവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെയാണ് പൂർവക്ഷം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉള്ളിലിരിക്കുന്ന ജ്യോതിസ്, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ശങ്കരാചാര്യ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ശ്ലോകം. കിം ജ്യോതിസ്തവഭാനമാനഹനിമേ രാത്രോ പ്രതിപാദികം എന്ന് തുടങ്ങും. യോഗശ്രോതി. ഏതൊരു ജ്യോതിസിനെ ആശ്രയിച്ചിട്ടാണ് പകല് നിനക്ക് സൂര്യൻ പ്രകാശിക്കുന്നത്, രാത്രി ചന്ദ്ര താരകങ്ങൾ പ്രകാശിക്കുന്നു. പകലും രാത്രിയിലും കണ്ണടച്ചു കഴിഞ്ഞാൽ ഏതൊരു ജ്യോതിസാണ് നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചു ചോദിച്ച അവസാനം തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മജ്യോതിസ് അതിന്റെ പ്രകാശത്താലാണ് സർവവും പ്രകാശിക്കുന്നത്. പ്രകാശിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ അറിയുക, പ്രകാശം എന്നുള്ളതിനിടെ അറിവ് എന്നുള്ള അർത്ഥം. അപ്പൊ ആ ജ്യോതിസ് അത് ഇതിനെ അങ്ങനെ പറയുന്ന ഈ ജ്യോതിസിനെ ആശ്രയിച്ചിട്ടാണ്. നമുക്കറിയാം പ്രകാശം ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശം ഉള്ളിലാണ്, ആ പ്രകാശം, ആ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ്, അറിവിനെയാണ് പ്രകാശം എന്ന് പറയുന്നത്. ഇത് സമാമനന്തി. അപ്പോൾ അറിവിനെ കുറിച്ചാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. എത്ര എം ഭാന്തം അനുഭാതി സർവം യസ്യജ ഭാസ സർവമിതം വിഭാതി സ കിം തേജോദാതു കശ്ചിത് പ്രജ്ഞ ആത്മേതി വിചികിത്സായാം തേജോദാതുരിതി തവത് പ്രാപ്തം. എം ഭാന്തം അനുഭാതി സർവം, പ്രകാശിക്കുന്നതിനെ തുടർന്നെല്ലാം പ്രകാശിക്കും. ഉള്ളിൽ പ്രകാശം ഇരിക്കുന്നുകൊണ്ട് ബാഹ്യമായി സൂര്യനും ചന്ദ്രനും എല്ലാം പ്രകാശിക്കുന്നു. ഉള്ളിൽ ചൈതന്യ രൂപത്തിലുള്ള ബോധം ഇരിക്കുന്നുകൊണ്ട് പുറമേ സൂര്യനും ചന്ദ്രനും എല്ലാം ജഡരൂപത്തിൽ പ്രകാശിക്കുന്നു. രണ്ടും രണ്ട് പ്രകാശമാണ്, പൊതു ജഡപ്രകാശം, ഉള്ളിലിരിക്കുന്ന ചൈതന്യ പ്രകാശം. പുറമേ ഇരിക്കുന്ന ജഡപ്രകാശം പറയുമ്പോൾ നമ്മൾ പറയുന്നു ഇരുള്, അർഹായിരുള കണ്ണിന്. ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദമാണ്, അവിടെയും ഉള്ളിൽ പ്രകാശമുണ്ട്. പക്ഷെ അത് പ്രകാശിക്കാതിരിക്കും നമ്മൾ ഇരളെന്ന് പറയുന്നില്ല. ശബ്ദം പ്രകാശിക്കാതിരിക്കുമ്പോൾ, അറിയാതിരിക്കുമ്പോൾ നമ്മൾ ഇരളെന്ന് പറയാറുണ്ട്. പക്ഷെ കണ്ണുകൊണ്ട് രൂപത്തെ, പ്രകാശത്തെ കാണാതിരിക്കുമ്പോൾ നമ്മൾ പറയും ഇത് ഇരളാണ്. പക്ഷെ അവിടെയും വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നു? അദ്ദേഹത്തിൽ വലിയൊരു തെറ്റിദ്ധാരണക്കിടയായിട്ടുള്ള കാര്യം. കണ്ണുകൊണ്ട് ഈ വസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, കണ്ണുകൊണ്ട് പ്രകാശത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രകാശത്തെ എനിക്ക് കാണാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് ഇരുളാണ്. ഇതുപോലെ ചെവി കൊണ്ട് കേൾക്കുന്നതാണ് ശബ്ദം. ശബ്ദത്തെ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുളെന്ന് പറയാറില്ല. രണ്ടിടത്ത് സംഭവിക്കുന്നത് എന്താണ്? ഉള്ളിൽ പ്രകാശമാണ്, അറിവാണ്. കണ്ണുകൊണ്ടായാലും ശരി, ഉള്ളിൽ അറിവ്, ഇത് രൂപമാണ്, ഇത് പ്രകാശമാണെന്നുള്ള അറിവ്. ചെവി കൊണ്ടായാലും ഇത് ശബ്ദമാണെന്നുള്ള അറിവ്. രണ്ടിടത്ത് ഇതില്ലാതിരിക്കാം, പ്രകാശത്തെ കാണാതിരിക്കാം, രൂപത്തെ കാണാതിരിക്കാം, ചെവിയുടെ ശബ്ദത്തെ കേൾക്കാതിരിക്കാം. പക്ഷെ ഒരിടത്ത് രൂപത്തെയോ പ്രകാശത്തെയോ കാണാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇരളാണ്. ശബ്ദത്തെ കേൾക്കാതിരുന്നാലോ? ശബ്ദത്തെ ശ്രവിക്കാൻ കഴിയാതിരുന്നാൽ ഇരുളെന്ന് പറയത്തില്ല, ശബ്ദം കേട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനെന്തു പറയും? എനിക്ക് ശബ്ദജ്ഞാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ ശബ്ദത്തിന്റെ ജ്ഞാനമില്ല എന്ന് പറയും. അതുപോലെ ഗന്ധം, സ്പർശം, രസം, ഇതിനെല്ലാം സംബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള ബോധമില്ലാതിരിക്കുമ്പോൾ പറയും എനിക്ക് ബോധം ഇല്ല. എന്നുവെച്ചാൽ എനിക്ക് ആ ബോധം ഇല്ല, എനിക്ക് അറിവില്ല. രൂപം ഒഴികെ, പ്രകാശം ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം അറിയാതിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന എന്താണ്? അറിവില്ല, അതിനെക്കുറിച്ചുള്ള അറിവില്ല. ശബ്ദജ്ഞാനമില്ല, രസജ്ഞാനമില്ല, ഗന്ധജ്ഞാനമില്ല, സ്പർശജ്ഞാനമില്ല, അറിവില്ല എന്നാ പറയുന്നു. പക്ഷെ കണ്ണുകൊണ്ട് പ്രകാശത്തെ ഗ്രഹിക്കാതിരിക്കുമ്പോൾ പറയുന്ന എന്താണ്? ഇരുളുണ്ട് എന്ന് പറയുന്നു. കണ്ണിൽ ഇരുട്ട് കയറിയിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ഇതെല്ലാം അറിവാണ്. ശബ്ദത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്ന അറിവാണ്, രൂപത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്ന അറിവാണ്, രസത്തെ ഗ്രഹിക്കുക അറിവാണ്, എല്ലാം അറിവാണ്. കണ്ണുകൊണ്ട് കാണാതിരിക്കുമ്പോൾ ഇരുളെന്ന് പറയും, ചെവി കൊണ്ട് കേൾക്കാതിരിക്കുമ്പോൾ അറിയുന്നില്ല എന്ന് പറയും, അറിവില്ല എന്ന് പറയും. ഇതെല്ലാം അറിവാണെങ്കിൽ എല്ലായിടത്തും വാസ്തവത്തിൽ എന്താണ്? അറിവില്ലായ്മ തന്നെയാണ്. പ്രകാശത്തെ കാണാതിരിക്കുന്നതും പ്രകാശത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ശബ്ദത്തെ കേൾക്കാതിരിക്കുന്നത് ശബ്ദത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ്. അറിയുന്നില്ല അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറിവില്ലായ്മയാണ്. പക്ഷെ എന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. ശബ്ദത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും വെളിച്ചത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും നമ്മൾ രണ്ടായി തിരിക്കും. വെളിച്ചത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ ഇരുളായിട്ടും ശബ്ദത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ അറിവില്ലായ്മ അജ്ഞാനമായിട്ടും ചെയ്യുന്നു. ഇത് വാസ്തവത്തിൽ അറിവില്ലായ്മയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായിട്ടല്ല, ഇതിനെല്ലാം അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഇന്ദ്രിയത്തിന്റെ വിശേഷത കൊണ്ടാണ്. ചക്ഷുരേന്ദ്രിയ എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയത്തിലൂടെ പ്രകാശത്തെ ഗ്രഹിക്കുന്നു, അങ്ങനെ ഗ്രഹിക്കാതിരിക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്നു അത് ഇരളാണ്. ഇരളെന്ന് പറയുന്ന വാസ്തവത്തിൽ നമ്മുടെ അറിവില്ലായ്മ തന്നെയാണ്. അതുകൊണ്ടാണ് ഇരളെന്ന് പറയുന്നത് പ്രത്യേക ഒരു വസ്തുവില്ല എന്ന് പറയുന്നത്, അറിയുന്നില്ല അത്ര. അത് ചക്ഷുരേന്ദ്രിയത്തിന്റെ വിശേഷതയാണ് അതിനെ ഇരളായി നമ്മളെ തോന്നിപ്പിക്കുന്നത്. അല്ലാതെ അവിടെ ആ അറിവില്ലായ്മയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ അറിവില്ലായ്മ അല്ലാതെ മറ്റൊരു വസ്തുവിന് നമുക്ക് കിട്ടാനില്ല. പ്രകാശത്തെ അറിയാതിരിക്കുമ്പോൾ അറിവില്ലായ്മ അല്ല, വേറെ എന്തെങ്കിലും ഉണ്ട്, അറിയുന്നില്ല അത്ര. ഇരുളെന്ന് പറഞ്ഞൊരു പ്രത്യേക പദാർത്ഥത്തെ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ മറ്റ് അറിവില്ലായ്മകളിൽ നിന്നുള്ള വ്യത്യാസം വരുന്നത് എന്തുകൊണ്ട്? അത് ഇന്ദ്രിയം, ചക്ഷുരേന്ദ്രിയത്തിന്റെ വിശേഷതയാണ്. അതിന് ഇരളായിട്ടും ബാക്കിയുള്ളതിനെ അറിവില്ലായ്മയായിട്ടും ചക്ഷുരേന്ദ്രിയവും മനസ്സും കൂടെ ചേർന്ന് അങ്ങനെ ഒരു വിഭ്രാന്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒന്നിരള്, മറ്റൊന്ന് അറിവില്ലായ്മ. വാസ്തവത്തിൽ എല്ലാം അറിവില്ലായ്മയാണ്. വെളിച്ചത്തെ അറിയാതിരുന്നാലും ശരി, ശബ്ദത്തെ അറിയാതിരുന്നാലും ശരി, എല്ലാം അറിവില്ലായ്മയാണ്. അറിവ് അറിവില്ലായ്മയെ മാറ്റുന്നു. അത് ഏതറിവെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. തസ്യ ഭാസ സർവമിതം വിഭാതി. ഏതറിവാണ് ഈ അറിവില്ലായ്മയെ മാറ്റുന്നത്? സഖിം തേജോദ്ധാതു, എന്താണ് തേജസ്സാണോ? അത്രയും ഭാന്തം അനുഭാതി സർവം, പ്രകാശിക്കുന്ന ഒന്നിനെ തുടർന്ന് എല്ലാം പ്രകാശിക്കുന്നു. യസ്യ ഭാസ സർവമിതം വിഭാതി, അതിന്റെ പ്രകാശത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നു. ഇരളും വെളിച്ചവും പ്രകാശിക്കുന്നു എന്നർത്ഥം. ഉള്ളിലിരിക്കുന്ന പ്രകാശത്തിലാണ് ഇരളും വെളിച്ചവും പ്രകാശിക്കുന്നത്, രണ്ടും. ബാഹ്യമായ വെളിച്ചം സഖ്യം തേജോദ്ധാതു, അത് തേജസ്സാണോ? കച്ചിത് പ്രാജ്ഞാത്മ, അത് ഉള്ളിലിരിക്കുന്ന വെളിച്ചമാണോ അതോ ബാഹ്യമായ തേജസ്സാണോ? വിചികിത്സായാം, വിചികിത്സ സംശയം, അങ്ങനെ സംശയം ഉണ്ടാകുന്നു. എന്താണ് തേജോദ്ധാതുരതി പറയുന്നത്? ഉള്ളിലിരിക്കുന്ന പ്രകാശമല്ല, പുറകെ കാണുന്ന തേജസ്സാണോ? അത് പൂർവപക്ഷം. സിദ്ധാന്തി പറയുന്നു, നല്ല ഉള്ളിലിരിക്കുന്ന പ്രകാശമാണ് അറിവില്ലായ്മയെയും അറിവില്ലായ്മയായ ഇരട്ടിനെയും പ്രകാശിപ്പിക്കുന്നത്. ഇരുട്ടെന്ന് പറയുന്നത് വലിയൊരു ദാർശനികമായ ചർച്ചയ്ക്ക് വിഷയമായ കാര്യമാണ്. എല്ലാവരും മീമാംസകന്മാരും താർക്കികന്മാരും അദ്വൈതികളും എല്ലാം ഇരുട്ടിനെ സംബന്ധിച്ച് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു പദാർത്ഥമാണോ, അതൊരു പ്രത്യേക വസ്തുവാണോ? അത് ഇരുട്ട്, പ്രകാശത്തിന്റെ അഭാവ രൂപത്തിലുള്ള ഇരുട്ട്. അപ്പോൾ പ്രകാശത്തിന്റെ കേവലമായ അഭാവമാണ് ഇരുട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിൽ വരുന്ന ഇരുള്, അറിവില്ലായ്മ, അതും എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുപോലെ ബോധമില്ലായ്മ, ഈ പ്രകാശമില്ലായ്മ, വിശേഷ വിജ്ഞാനമില്ലായ്മ, ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വിശേഷ വിജ്ഞാനമില്ലായ്മ അതാണ് മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ സുഹൃത്തിൽ പറഞ്ഞ ആ വിശേഷ വിജ്ഞാനമില്ലായ്മ സുഹൃത്തിയിൽ. അപ്പൊ പറയാനുള്ള നമുക്ക് ഇരുളമുണ്ടെന്ന്, വിശേഷ വിജ്ഞാനമില്ലെന്ന് പറഞ്ഞാൽ പറയാം അവിടെ ഇരുളുണ്ട്, ഇരുട്ടുണ്ട് എന്ന് പറയുന്നത് തെറ്റില്ല. പക്ഷെ എന്താ ഇരുള്, എന്താ അജ്ഞാനം? അത് വിശേഷ വിജ്ഞാനമില്ലായ്മയാണോ? ഏതൊരു പ്രകാശത്തിന്റെ പ്രകാശത്തിലാണോ ബാക്കിയെല്ലാം പ്രകാശിക്കുന്നത്? എന്ന് പറയുമ്പോൾ ഉള്ളിലിരിക്കുന്ന വിജ്ഞാന ധാതുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പൂർവക്ഷി അത് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്ന എന്താണ്? തേജോ ധാതു, തേജസ്സാണ്. അതെല്ലാം നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം. ബുദ്ധ തേജോ ധാതുനാമേവ സൂര്യാദീനാം ഭാന പ്രതിഷേധ പറയുന്നു. ആ തേജോ ധാതുക്കൾ പ്രകാശിക്കുന്നില്ലെന്നാ പറയുന്നു. തത്ര സൂര്യോപാധി എന്ന് തന്നെ പറഞ്ഞു. ഇവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രതാരകങ്ങൾ പ്രകാശിക്കുന്നില്ല. സൂര്യാദികളുടെ ഭാനത്തെ നിഷേധിച്ചിരിക്കുന്നു. തേജസ്വഭാവം ചന്ദ്രതാരകാദി തേജസ്വഭാവ സൂര്യ ഭാസമാന അഹലീന ഭാസത്തെ പറയുന്നു. ചന്ദ്രനും താരകങ്ങളും മറ്റും ഇവിടെ സൂര്യൻ പ്രകാശിക്കുമ്പോൾ അത് പ്രകാശിക്കുന്നില്ല. അപ്പൊ ഏതൊരു പ്രകാശത്തിലാണോ മറ്റു ഒന്നും പ്രകാശിക്കാത്തതെന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യനെ എടുക്കുക, സൂര്യന്റെ പ്രകാശത്തിൽ ചന്ദ്രനും താരകങ്ങളൊന്നും പ്രകാശിക്കുന്നില്ല. ഏതൊരു പ്രകാശത്തിലാണോ മറ്റൊന്നും പ്രകാശിക്കാത്തതെന്ന് പറഞ്ഞിട്ട് എന്തിനാ വിജ്ഞാന ജ്യോതിഷനെ എടുക്കുന്നത് എന്നാണ്. തേജോ ധാതുനാമേവ സൂര്യാദീനാം ഭാന പ്രതിഷേധ. തേജസ്വഭാവം ഹി ചന്ദ്രതാരകാദി തേജസ്വഭാവം സൂര്യഭാസ്യമാനെ അഹനിന ഭാസതെ. ഇത് പ്രസിദ്ധം. നക്ഷത്രങ്ങളും താരകവും താരകങ്ങളും ചന്ദ്രനും എല്ലാം ഗ്രഹങ്ങളും ഇതെല്ലാം ആകാശത്തിൽ പ്രകാശിക്കുന്നു. അതിൽ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം പ്രകാശിക്കുമ്പോൾ മറ്റൊന്നും പ്രകാശിക്കുന്നില്ല, മറ്റ് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല. എന്തോ മറ്റ് ഗ്രഹങ്ങളുടെ പ്രകാശം പോലും കാണാൻ കഴിയുന്നില്ല, ചെറിയ നക്ഷത്രങ്ങളുടെ. അപ്പൊ അത് സൂര്യ തേജസ്സിന്റെ ശക്തിയാണ്. അതാണ് തേജസ്വഭാവമെങ്കിൽ ചന്ദ്രതാരകാദി തേജസ്വഭാവമാണ് ചന്ദ്രനും താരകങ്ങളും മറ്റും. തേജസ്വഭാവിക സൂര്യഭാസമാണ് തേജ രൂപീയ സൂര്യൻ പ്രകാശിക്കുമ്പോൾ അഹലീനാഭാസത്തെ പകലതിനെയൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ സൂര്യ തേജസ്സിന് മഹത്വമുണ്ടല്ലോ, മറ്റ് ഗ്രഹങ്ങളുടെ പ്രകാശത്തെ പോലും അത് അമർത്തിക്കളയുന്നു, പ്രകാശിക്കാൻ അനുവദിക്കുന്നില്ല. തഥാ സൂര്യേണ സർവമിതം ചന്ദ്ര തരകാദി യസ്മിന്ന ഭാസദേ സോപി തേജ സ്വഭാവേവ കശ്ചിദിത്യ അവഗമ്യതേ. അതുകൊണ്ട് സൂര്യൻ ഉൾപ്പെടെയുള്ള ചന്ദ്ര താരകാദികൾ എവിടെയാണോ ഭാസിക്കാതിരിക്കുന്നത് അത് സൂര്യനേക്കാളും വലിയൊരു തേജസ്സാണ്, ആത്മാവല്ലെന്ന് പറയുന്നു പൂർവക്ഷി പറയുന്നു. എന്തോ ഒന്നുണ്ട് അനുമാനമപി തേജസ്വഭാവകയേവ ഉപപദ്ധ്യത. അനുമാനവും തേജസ്വഭാവിയായ ഒന്നിനെ അനുബോധിപ്പിക്കുന്നു. സമാന സ്വഭാവകേഷ അനുകാര ദർശന. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് പ്രകാശിക്കുക എന്ന് പറയുന്നത് തുല്യ സ്വഭാവങ്ങളിലേ പറ്റൂ. അനുകാരം എന്ന് പറയുന്നത് എങ്ങനെ? അനുകരണം, ഗച്ഛന്തം, അനുഗച്ഛതി, പോകുന്നവന്റെ പിന്നാലെ നടക്കുന്നു. അപ്പൊ ക്രിയയെ മറ്റൊരാൾ അനുകരിക്കുന്നു, അതുപോലെ പ്രകാശത്തെ തുടർന്ന് മറ്റത്ത് പ്രകാശിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട് സൂര്യന്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ട് വീട്ടിലെ വിളക്ക് പ്രകാശിക്കുന്നു. അതിൽ നിന്നുള്ള ഊർജം കൊണ്ടാണ് ഇവിടെ പൃഥ്വിയിൽ ഭൗമാഗ്നി ഉണ്ടായത്. ആ ഭൗമാഗ്നിയെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം പ്രകാശിക്കുന്നു. അപ്പോൾ സൂര്യന്റെ പ്രകാശത്തെ ആശ്രയിക്കുന്നു. അപ്പോ ഈ പ്രകാശങ്ങളെല്ലാം ആശ്രയിക്കുന്നതും ഒരു പ്രകാശമായിരിക്കണം, ചൈതന്യമല്ല. കാരണം സമാന സ്വഭാവമുള്ളതിന് ആശ്രയ ആശ്രയഭാവം വരത്തുള്ളൂ. എല്ലാം പൂർവശി പറയുകയാണ്. തസ്മാത് തേജോദാതു കസ്ചിദിത്യവും. അതുകൊണ്ട് മുണ്ടകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊരു തേജസ്സിനെയാണോ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനേക്കാളും വലിയൊരു തേജസ്സിനെയാണെന്ന് വരുമ്പോൾ പറയുന്നു, ശരിയല്ല, പ്രാജ്ഞേവ ആത്മാ ഭവിതുമർഹതി. അത് പ്രാജ്ഞാത്മാവാണ്, സ്വപ്രകാശമായിരിക്കുന്ന ആത്മാവാണ്. സർവത്തെയും പ്രകാശിപ്പിക്കുന്ന സൂര്യചന്ദ്രകാദികളെയെല്ലാം പ്രകാശിപ്പിക്കുന്നത് സ്വപ്രകാശരൂപത്തിലുള്ള ചൈതന്യമാണ്. നമുക്ക് അറിയാവുന്നുള്ള കാര്യമാണ്, പക്ഷേ ശ്രുതിയെ വ്യാഖ്യാനിച്ചത് പറയുന്നു. കസ്മാത് എന്തുകൊണ്ട് അനുകൃതി അനുകരണം, അനുകൃതി അനുകരണം കൊണ്ട് ഒന്നിനെ മറ്റൊന്ന് അനുകരിക്കുന്നു. ഇതേത് തമേവ ഭാന്തം അനുപാതി സർവമിത്തി അനുമാനം. പറഞ്ഞല്ലോ, പ്രകാശിക്കുന്നതിനെ തുടർന്ന് എല്ലാം പ്രകാശിക്കുന്നു. പ്രാജ്ഞ പരിഗ്രഹകല്പത, അത് പ്രാജ്ഞനെ എടുക്കണം. എന്നുവെച്ചാൽ സ്വയം പ്രകാശമായ ആത്മാവിനെ എടുക്കണം. അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ജഡപ്രകാശങ്ങളെല്ലാം പ്രകാശിക്കുന്നത്. നമ്മൾ പലവണ ഇത് ചർച്ച ചെയ്തതാണ്, വീണ്ടും വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭാരൂപ സത്യസങ്കല്പൈതി പ്രാജ്ഞം ആത്മാനം ആമനന്തി. ഭാരൂപ പ്രകാശസ്വരൂപനാണ്, സത്യസങ്കല്പനാണ് എന്നെല്ലാം പറയുമ്പോൾ ആ പ്രകാശസ്വരൂപനായ പ്രാജ്ഞമായിരിക്കുന്ന ആത്മാവിനെയാണ് ആമനന്തി പറയുന്നത്. എന്നത് തേജോദാതും കഞ്ചിത് സൂര്യാദയോ അനുഭാതീത പ്രസിദ്ധം. അല്ലാതെ സൂര്യനും മറ്റും എങ്കിലും ഒരു തേജസ്സിനെ, ഭൗതിക തേജസ്സിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഭൗതികമായ സൂര്യനെ മനസ്സിലാക്കി അതിനെ പ്രകാശിപ്പിക്കുന്ന എന്താണ്, അതിന്റെ പിന്നിൽ പോയി അതിനെ പ്രകാശിപ്പിക്കുന്ന ഇങ്ങനെ പോയി, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനമില്ല. എത്തുമ്പടിയും കിട്ടാതെ വരും. പിന്നിൽ പിന്നിൽ പിന്നിൽ വീണ്ടും വീണ്ടും വീണ്ടും തേജസ്സിനെ കണ്ടെത്തേണ്ടി വരും. പക്ഷെ അതല്ലല്ലോ, ഇതെന്തുകൊണ്ട് ഇവിടെ പ്രകാശിക്കുന്നു ഞാൻ അറിയുന്നുണ്ട്. എന്റെ അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഇത് പ്രകാശിക്കുന്നത്. എവിടെയാണോ ഞാൻ സ്വപ്നത്തിൽ അറിയുന്നത് അപ്പോൾ സ്വപ്ന ലോകം പ്രകാശിക്കുന്നു. എവിടെയാണോ ഞാൻ സുഷുതിയിൽ ഒന്നിനെ അറിയാതിരിക്കുന്ന അവിടെ ഒരു പ്രകാശവും പ്രകാശിക്കുന്നില്ല. അപ്പൊ താൻ ജാഗ്രതത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് ഇതിനെല്ലാം അറിയുന്നത്. ഇതിനെല്ലാം പ്രകാശിപ്പിക്കുക എന്നുള്ളത് താൻ തന്നെയാണ്. ഇതെല്ലാം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ജഡവസ്തുക്കൾക്ക് സ്വന്തം നിലയിൽ പ്രകാശിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മം ഇല്ല. അനുഭാതി സർവം, ഉള്ളിലിരിക്കുന്ന ഈ പ്രകാശത്തെ ആശ്രയിച്ച് എല്ലാം പ്രകാശിക്കുന്നു. സുഹൃത്തിയിൽ അത് കേവല പ്രകാശ സ്വരൂപനായിരിക്കുന്നു. അവിടെ അതിനെ ആശ്രയിച്ച് പ്രകാശിക്കാനൊന്നുമില്ല. ജാഗ്രത സ്വപ്നങ്ങളിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ആശ്രയിച്ച് സർവവും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യചന്ദ്രാദികൾ, ആ സിദ്ധാന്തം. ഭാരൂപ സത്യസങ്കല്പ, ആ ചൈതന്യത്തെക്കുറിച്ചാണ് ശ്രുതി പറഞ്ഞത്. പ്രകാശസ്വരൂപനായിരിക്കുന്നു, സത്യസങ്കല്പനായിരിക്കുന്നു. വിധി പ്രാജ്ഞം ആത്മാനം ആമനന്തി. തേജോധാതും കഞ്ചിത് സൂര്യാദയാനു ഭാന്തി പ്രസിദ്ധം. സമത്വശ തേജോധാതുവിന സൂര്യാദീന തേജോധാതും മന്യം പ്രത്യപേക്ഷ അസ്ഥി എം ഭാന്തം അനുഭാവി പറയുന്നു. സൂര്യനെ തന്നെ നോക്കുക, അത് വേറെ സൂര്യനെ ആശ്രയിച്ചല്ല പ്രകാശിക്കുന്നത്. സ്വയം തന്നെ ഒരു മെഴുകുതിരി പോലും അതിന്റെ പ്രകാശത്തിന് വേറെ പ്രകാശത്തെ ആശ്രയിക്കുന്നില്ല. അതേതുപോലെ ഈ വിജ്ഞാന ധാതുവിനെ പോലെ തന്നെ വിജ്ഞാനം എങ്ങനെയാണോ മറ്റൊരു വിജ്ഞാനത്തെ ആശ്രയിക്കാത്തത്, അതുപോലെ സമത്വ തേജോധാതുവിന സൂര്യാദീന സൂര്യാദികളിന തേജോധാതു അന്യം പ്രത്യപേക്ഷ, മറ്റൊരു സൂര്യ തേജസ്സിനെ അതപേക്ഷിക്കുന്നില്ല. തം ഭാന്തം അനുഭായു, അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റൊരു സൂര്യനെ ആശ്രയിച്ച് ഈ സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു. നഹി പ്രദീപ പ്രദീപാന്തരം അനുഭാതി, ഒരു ദീപവും മറ്റൊരു ദീപത്തെ ആശ്രയിക്കുന്നില്ല പ്രകാശിക്കാൻ. എതിർക്കൃത്യം സമാന സ്വഭാവകേഷ അനുകാരവും ദൃശ്യത പറയുന്നു. നടക്കുന്നവന്റെ പിന്നിൽ നടക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു പ്രകാശത്തെ തുടർന്ന് മറ്റൊന്ന് പ്രകാശിക്കുന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? പറയുന്നു ന്യായം ഏകാന്തോ നിയമം, അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. എന്തുകൊണ്ട്? ഭിന്ന സ്വഭാവകേഷ അനുകാരോ ദൃശ്യത വ്യത്യസ്ത സ്വഭാവങ്ങളിലും ഒന്ന് മറ്റൊന്നിനെ അനുകരിക്കും. എന്താണ് യഥാ സുതത്വായ പിണ്ടോ അഗ്നി അനുകൃതി അഗ്നിയും ദഹന്തം അനുദഹതി പറയുന്നു. ലോഹത്തെ ചുട്ടു പഴിപ്പിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് ദഹിപ്പിക്കുന്നത്? അഗ്നിയാണ്. പക്ഷെ നമ്മൾ പറയുന്നു എന്താണ് ലോഹം ദഹിപ്പിക്കുന്നു. അപ്പൊ ലോഹത്തിന് അഗ്നിയുടെ സ്വഭാവമല്ല. അപ്പൊ അഗ്നിയുടെ സ്വഭാവം അല്ലാത്ത ലോഹവും അഗ്നി ദഹിപ്പിക്കുന്നത് കൊണ്ട് അതും ദഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. സമാന സ്വഭാവമുള്ളതല്ല, ദഹിപ്പിക്കേണ്ട അഗ്നിയാണ്, പക്ഷെ ലോഹം ദഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതാണ് സുതപ്തമായ പിണ്ടഹോ അഗ്നി അഗ്നി അനുകൃതി. അത് അഗ്നിയെ പോലെയാണ്, അഗ്നിയല്ല. അഗ്നി ദഹന്തം അനുദഹതി, അഗ്നി ആരെയാണോ ദഹിപ്പിക്കുന്നത് അവനെ അതും ദഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാ ദഹനം എന്ന് പറയുന്ന കൃതി അഗ്നിയുടെ സ്വഭാവമാണ്. പക്ഷേ അഗ്നിയുടെ സ്വഭാവമില്ലാത്ത അയപ്പിണ്ടത്തിനും അത് കാണുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ വേറെന്ന് പറയാം, അത് ഭ്രാന്തിയാണ്. എന്നാൽ വേറൊരു ഉദാഹരണം പറയാം. ഭൗമം വാരജ വായും വഹന്തം അനുഹതി എന്നാണ്. വായുവില് എന്താണ് പൊടിപടലങ്ങൾ കാണുന്ന പോലെ ഭൗമമായ വാസ്തവത്തിൽ എന്താണ് വീശുന്നത്? വായുവാണ്, പൊടിപടലങ്ങളല്ല. പക്ഷെ ആകാശത്ത് നോക്കിയിട്ട് നമ്മൾ പറയും എന്താണ് അവിടെ പൊടിപടലങ്ങൾ വീശുന്നു എന്ന് പറയും. വീശുന്നത് വായുവിന്റെ സ്വഭാവമാണ്. പൊടിപടലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വാതി. ഗതി എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവമല്ല. ആകാശത്തിലെ ഗതി എന്ന് പറയുന്നത് വായുവിന്റെ സ്വഭാവമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? പൊടിപടലങ്ങൾ ആകാശത്തിൽ വീശിയടിക്കുന്നു. അപ്പൊ വായുവിന്റെ സ്വഭാവത്തെ പൊടിപടലങ്ങളെ ആരോപിക്കുന്നു. പൊടിപടലം എന്താണ്? ഭൗമ പദാർത്ഥമാണ്. രണ്ടും വ്യത്യസ്തമായ പദാർത്ഥമാണോ? ഗമനം ചെയ്യുക എന്ന് പറയുന്ന ആകാശ ഗമനം എന്ന് പറയുന്നത് ഇതിന് പറഞ്ഞിട്ടുള്ളതല്ല, വായുവിന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിൽ ആരോപിക്കുന്നു വ്യത്യസ്ത സ്വഭാവമുള്ളതിൽ ഇതുപോലെയുള്ള അനുകരണം സംഭവിക്കാമെന്നുള്ളതിന് ഉദാഹരണം പറയുകയാണ്. അനുകൃതയരിത്തി അനുമാനം അസൂസുചത് അനുകൃതി എന്നുള്ളതുകൊണ്ട് അനുമാനത്തെ കൂടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് തസ്യ ചേതി ചതുർത്ഥം പാദമസ്യ ശ്രോതസ്യ അസൂചേതി തസ്യ ഭാസ എന്ന് പറയുന്നത് കൊണ്ട് അതിന്റെ ഈ ശ്ലോകത്തിന്റെ നാലാം പാദം സൂചിപ്പിക്കുകയാണ്. തസ്യ ഭാസ സർവമിതം വിഭാതി ഇതി തദ്ഹേതുഗംഭാനം സൂര്യാദേ രുചിമാനം പ്രാഞ്ചമാത്മാനഗമേതി. അവിടെ എന്താണ്? ആ ചൈതന്യ ജ്യോതിസിന്റെ പ്രകാശം കൊണ്ടാണ് സൂര്യാദികൾ പ്രകാശിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രാജ്ഞനായിരിക്കുന്ന ആത്മാവാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത് എന്ന് ഇവിടെ ബോധിപ്പിക്കുന്നു. തദ്ദേവ ജ്യോതിഷാൻ ജ്യോതിർ ആയുഹ ഉപാസത്തെ അമൃതം പ്രധാന്യത്തിൽ പറയുന്നു. അതാണ്, ആ ദേവനാണ് എല്ലാ ജ്യോതിഷികളുടെയും ജ്യോതിഷായിരിക്കുന്നവൻ. അതിനെയാണ് എന്താ ഇവിടെ, അതാണ് ആയുസ്, അതിനെയാണ് അമൃതമായി ഉപാസിക്കുന്നത്. ഇതിഹി പ്രാജ്ഞം ആത്മാനം ആമനന്തി. സർവത്ര എന്താണ്? പ്രാജ്ഞനായിരിക്കുന്ന ഈ അറിവാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്. അറിവിനെയും അറിവില്ലായ്മയും പ്രകാശിപ്പിക്കുന്ന ഇതാണ്. ആ അറിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇരളെന്ന് പറയുന്നു. ചിലയിടത്ത് അതിന് ഇരളെന്ന് പറയും, ചിലയിടത്ത് അതിന് അറിവില്ലായ്മയെന്ന് പറയും. ശബ്ദത്തെ നമ്മൾ ഗ്രഹിക്കാതിരിക്കും പറയും, ശബ്ദത്തെ ഞാൻ അറിയുന്നില്ല. വെളിച്ചത്തെ നമ്മൾ ഗ്രഹിക്കാതിരിക്കും പറയും, അതാ അവിടെ ഇരളാണ്. രണ്ടും എന്താണ്? രണ്ടും തന്റെ ഉള്ളിലിരിക്കുന്ന പ്രകാശം വസ്തുവിനെ പ്രകാശിപ്പിക്കാതിരിക്കുന്നതാണ്. അതിനു മുമ്പിൽ അത് പ്രകാശിക്കാതിരിക്കുന്നതാണ്. പല കാരണങ്ങളുമുണ്ട്, അത് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ പ്രകാശിക്കുന്നവിടെ അറിവിലാണ്, വെളിച്ചങ്ങൾ പ്രകാശിക്കുന്നവിടെ അതും അറിവിലാണ്. അത് ചക്ഷുരേന്ദ്രിയത്തിനും ഇന്ദ്രിയങ്ങളിൽ പ്രാധാന്യമുള്ളതുകൊണ്ടും ചക്ഷുരേന്ദ്രിയത്തിന്റെ സഹായിയായി വെളിച്ചം പുറമേ ഉള്ളതുകൊണ്ടും ഉള്ളിലിരിക്കുന്ന പ്രകാശം ചക്ഷുരേന്ദ്രിയത്തിലൂടെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ടും മറ്റ് അറിവില്ലായ്മകളിൽ നിന്നും വ്യത്യാസം വന്ന് ഇരളന് ഇരളെന്ന് പറയുന്നത് മറ്റെന്തോ ഒരു പ്രത്യേക സാധനമാണ് എന്ന് തോന്നും. അതുകൊണ്ട് അജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇരളെന്നുള്ള ഒരു ധാരണ വരുന്നു, അറിവില്ലായ്മ എന്നുള്ള ധാരണ പോയിട്ട്. അതാണ് അദ്വൈതത്തിൽ പലയിടത്തും കുഴപ്പമുണ്ടാക്കുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം എന്താണോ ജ്ഞാനമാകുന്ന ഉള്ളിലെ പ്രകാശത്തിൽ പ്രകാശിക്കുന്നവയാണ്. ഇവയ്ക്ക് ഒന്നും വ്യത്യാസമില്ല. തേജോന്തരേണ സൂര്യാദി തേജോ വിഭാതീത്തി അപ്രസിദ്ധം വിരുദ്ധഞ്ച. സൂര്യാദി തേജസ് മറ്റേതെങ്കിലും തേജസ് കൊണ്ട് പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, വിരുദ്ധമായ കാര്യമാണ്. തേജോന്തരേണ തേജോന്തരസ്യ പ്രതിഘാത എന്തുകൊണ്ട്? ഒരു തേജസ് വന്നാൽ മറ്റൊരു തേജസ് പ്രകാശിക്കുകയല്ല, ആ പ്രകാശ് കീഴ്പ്പെട്ടു പോവുകയാണ് ചെയ്യുന്നു. ശക്തമായ പ്രകാശം വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രകാശങ്ങളെല്ലാം അവിടെ പോവുകയാണ്. ആകാശത്തിൽ ശക്തമായ സൂര്യപ്രകാശം വന്നപ്പോൾ നക്ഷത്രങ്ങൾ പ്രകാശിക്കാതെ വന്നത് എന്നർത്ഥം. അല്ലാതെ തേജസ് മറ്റൊരു തേജസ്സിനെ പ്രകാശിപ്പിക്കുകയല്ല, തേജസ് മറ്റൊരു തേജസ്സിനെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നു. കാരണം ഇത് ഇത്രയൊക്കെ വിശദീകരിക്കുന്നതിന് ശ്രുതിയിൽ തേജസ് എന്ന് പറഞ്ഞു, തേജസ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നിടത്തൂടി ഇന്നിനൂടെ ആത്മജ്യോതിസം എടുക്കണം എന്നൊക്കെ ചോദ്യം വരാം. അതുകൊണ്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അഥവാ ന സൂര്യാദീനാം ഏവ ശ്ലോക പരിപാടിതാനാം ഇതം തദ്ഹേതുവം വിഭാനം ഉച്ചതേ കിംതറി സർവമിതി അവിശേഷ ശ്രുതേ സർവസ്യവാസ്യ നാമരൂപക്രിയാകാരക ഫലജാതസ്യ അഭിവ്യക്തി സ ബ്രഹ്മജ്യോതിസത്താ നിമിത്ത. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഇവിടെ ജ്യോതിസ് കൊണ്ട് പ്രകാശങ്ങളെല്ലാം പ്രകാശിക്കുന്നു എന്നാൽ കേവലം പ്രകാശം എന്നുള്ള അർത്ഥം എടുക്കരുത്. അഥവാ ന സൂര്യാദീനാം ഏവ ശ്ലോക പരിപാടിതാനാം തത്ര സൂര്യോപാധി ചന്ദ്ര താരക നിയമ വിദ്യുതോ കുതോയം അഗ്നി എന്നെല്ലാം പറഞ്ഞപ്പോൾ വിദ്യുത് അഗ്നി സൂര്യൻ ചന്ദ്രൻ താരകം ഇങ്ങനെയുള്ള അർത്ഥമൊന്നും എടുക്കരുത്. അങ്ങനെയല്ല ആത്മജ്യോതിസ് പ്രകാശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം എടുക്കരുത്. ശ്ലോക പരിപഠിതാനാം ഇതം തദ്ഹേതുകം വിഭാനം ജ്ഞാനഹേതുകമായ പ്രകാശം സൂര്യാദികൾക്കെന്ന് എടുക്കണ്ട. കിംതറിവിനെന്താണ് സർവമിതം ഇത്യവിശേഷിച്ചു ദേഹി. അവസാനം പറഞ്ഞു എന്താണ്? സർവമിതം വിഭാതി എല്ലാം പ്രകാശിക്കുന്ന ഉള്ളിലിരിക്കുന്ന തേജസ് അതായത് ജ്ഞാനജ്യോതിസ് കൊണ്ടാണ് സർവസീവാസ്യ നാമരൂപക്രിയാകാരക ഫലജാതസ്യ. ഈ സർവവും അത് പ്രകാശമായിക്കോട്ടെ ഇരുളായിക്കോട്ടെ എന്തായാലും ശരി, സൂര്യനായിക്കോട്ടെ ചന്ദ്രനായിക്കോട്ടെ സർവവും എന്താണ് അതിനെ പറയുന്നത്? നാമരൂപ നാമരൂപങ്ങൾ ക്രിയാകാരക ഫലങ്ങൾ സർവവും ഈ അഭിവ്യക്തി എല്ലാത്തിന്റെയും പ്രകാശം എന്താണ്? സബ്രഹ്മജ്യോതി സത്ത നിമിത്ത, ബ്രഹ്മജ്യോതിസ്സാകുന്ന സത്ത അതിന്റെ നിമിത്തമായിട്ടാണ്. ബ്രഹ്മജ്യോതിസ് നിലനിൽക്കുന്നുകൊണ്ടാണ് ഉള്ളിൽ ആ ബ്രഹ്മമാകുന്ന പ്രകാശം അത് പ്രകാശിക്കുന്നത് കൊണ്ടാണ്. അതാണ് അദ്വൈതത്തിന്റെ ഒരു വിശേഷം. അദ്വൈതം പറയുന്നത് എന്താണ്? തന്റെ സ്വരൂപം എന്ന് പറയുന്നത് വിജ്ഞാനമാകുന്ന സ്വരൂപമാണ്, ജ്ഞാനമാകുന്ന സ്വരൂപമാണ്. ജ്ഞാനമാകുന്ന സ്വരൂപത്തിൽ പ്രകാശിക്കുന്നതാണ് ഇതെല്ലാം. ആ ജ്ഞാനമാകുന്ന സ്വരൂപം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള അഹംബോധത്തിലൂടെ സ്ഫുരിക്കുന്ന ഒന്നല്ല, സർവാധാരമായി സത്താരൂപത്തിലിരിക്കുന്ന കേവലമായ ബോധമാണ്. ആ ബോധം തന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് അഹം എന്നുള്ള രീതിയിൽ സ്ഫുരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓരോ ശരീരങ്ങളിലും അത് അഹം എന്നുള്ള രീതി സ്ഫുരിക്കുന്നുണ്ടെങ്കിലും ജഡമായി അനുഭവപ്പെടുന്ന സർവത്തിനും സത്താരൂപത്തിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ആശ്രയിച്ചിട്ടാണ് തനിക്ക് ഈ അഹംസ്ഫുരണത്തോടുകൂടിയിരിക്കുന്ന തനിക്ക് ഈ നാമരൂപങ്ങളെല്ലാം വിഷയമായി തീരുന്നത്, തന്റെ അറിവിന് വിഷയമായി തീരുന്നത്. കാരണം ഇത് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ പ്രകാശിക്കുന്നു എല്ലാത്തിനെയും, അല്ലെങ്കിൽ ആത്മജ്യോതിസ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇത്രയേ ഉള്ളൂ. എന്താണോ താൻ എല്ലാത്തിനെയും അറിയുന്നു, അതാണ് എന്റെ അർത്ഥം. താൻ സൂര്യനെ അറിയുന്നു, ചന്ദ്രനെ അറിയുന്നു, ആത്മാവിനെ അറിയുന്നു, അനാത്മാവിനെ അറിയുന്നു, താൻ അറിയുന്നു എന്നുള്ളതിനാണ് ഇവിടെ പറയുന്നത്. ആത്മജ്യോതിസ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആ പറയുന്നത് തന്റെ തന്നെ അറിവിനെ കുറിച്ചാണ്. പക്ഷെ ആ അറിവ് കേവലമായ അഹംസ്ഫുരണത്തിലൂടെ പ്രകാശിക്കുന്ന ഒരു അറിവല്ല, അത് സർവാധാരമായിരിക്കുന്ന ചൈതന്യമാണ് എന്നുള്ള കാര്യമാണ് ബ്രഹ്മശബ്ദം കൊണ്ട് വെളിവാക്കുന്നത്. യഥാ സൂര്യാദി ജ്യോതി സത്താ നിമിത്ത സർവസ്യ രൂപജാതസ്യ അഭിവ്യക്തി. സൂര്യൻ പ്രകാശിപ്പിക്കുന്ന എന്തിനാണ്? രൂപത്തെ, നിറത്തെ, ആകൃതി, അതിനാണ് രൂപം എന്ന് പറയുന്നത്. അതിനെ സൂര്യന് പ്രകാശിപ്പിക്കാൻ പറ്റും തദ്വത്. അതുപോലെ എന്ത് ചെയ്യുന്നു? ഈ ചൈതന്യ ജ്യോതിസ് രൂപം രസം ഗന്ധം സ്പർശം എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. തത്ര സൂര്യോപാധി ഇതിച്ച തത്ര ശബ്ദം തത്ര ശബ്ദമാഹനൻ പ്രകൃതഗ്രഹണം ദർശയതി. അവിടെ തത്ര എന്നുള്ള ശബ്ദം കൊണ്ട് എന്താണ് ഈ ഇവിടെ ചർച്ച ചെയ്യുന്ന ബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്, അല്ലാതെ മറ്റ് തേജസ്സിനെയല്ല. തത്ര സൂര്യോപാധി എന്ന് പറയും. തത്ര എന്ന് പറഞ്ഞാൽ എവിടെ? ആ ബ്രഹ്മത്തിൽ. ആ തത്വത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യന്റെ പ്രകാശം അതിനെ പ്രകാശിപ്പിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ടത് പറഞ്ഞു? കണ്ണുകൊണ്ട് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടി സർവത്തെ അറിയുന്നു, പക്ഷെ തന്റെ സ്വരൂപമായിരിക്കുന്ന ആ പ്രകാശത്തെ സൂര്യന്റെ സഹായത്തോടുകൂടി ഒന്നിനെ അറിയുന്നില്ല. അവിടെ എന്തിന്റെ സഹായത്തോടുകൂടി അറിയുന്നു? ആ തന്റെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്, മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ. പ്രകൃതിജ്ഞ ബ്രഹ്മ ഇവിടെ ശ്രുതിയിൽ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ്. യസ്മിൻ ദ്യോ പൃഥിവി ച അന്തരീക്ഷം ഓതം, അവിടെ തന്നെ പറഞ്ഞു ഇത്യാദന. ഏതൊരു തത്വത്തിലാണോ ഈ ലോകങ്ങളെല്ലാം, ഭൂലോകം, ഭുവർലോകം, ദ്വിലോകം എല്ലാം ആശ്രിതമായിരിക്കുന്നത് ആ തത്വം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞു പറഞ്ഞു, ആനന്ദരം ജാഹിരന്മയേ പരേ ഗോസി വിരജം ബ്രഹ്മ നിഷ്കലം തശുഭ്രം ജ്യോതിഷാം ജ്യോതി തദ്യത് ആത്മവിദോ വിദുഹു. ഹിരൺമയമായിരിക്കുന്ന അത് ഹിരൺമയം എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രകാശത്തിന്റെ സ്വരൂപത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്യോതിസ് ബാഹ്യമായ സൂര്യന്റെ തേജസ്സാണ് ഹിരൺമയം എന്ന് പറയുന്നത്, സുവർണമയം. അത് പ്രകാശത്തിന്റെ അസ്പഷ്ടതയെ കാണിക്കാൻ വേണ്ടി പറയുന്നു. അതുപോലെ തന്റെ ഉള്ളിൽ സ്വയം പ്രകാശമായിരിക്കുന്ന ഈ ജ്യോതിസ് സ്പഷ്ടമായി ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ, അജ്ഞാന സംശയ വിവരങ്ങൾക്കൊന്നും ഇട കൊടുക്കാതെ, സ്വർണ തേജസ് പോലെ ആ ഉള്ളിലിരിക്കുന്ന ചൈതന്യ ജ്യോതിസ് അറിവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അണുവരം സ്വപ്രകാശ് പുതു അവിദ്യ. ആ ചൈതന്യ പ്രകാശത്തിൽ എവിടെയാ? അവിടെ അവിദ്യയും ഒന്നുമില്ല, അത് ഹിരൺമയമായ തേജസ്സാണ്. പരേപോശേ വിരജം ബ്രഹ്മ നിഷ്കലം, നിഷ്കലമായ അവയവശൂന്യമായിരിക്കുന്ന ആ ബ്രഹ്മം അവിടെ സ്വരൂപമായി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, സ്വയം പ്രകാശമായി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. തശുഭ്രം, അത് ശുഭ്രമാണ്. ജ്യോതിഷാൻ ജ്യോതി, ബാഹ്യമായ ജ്യോതിഷുകൾക്കെല്ലാം അത് ജ്യോതിസാണ്. ആന്തരികമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അത് ജ്യോതിസാണ്. തദ്യത് ആത്മവിദോ വിദുഹു, ആത്മവിത്ത് അറിയുന്നു എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന ഈ പ്രകാശത്തെയാണ്. ഉള്ളിലിരിക്കുന്ന ബോധരൂപത്തിലുള്ള അറിവ് ആയ രൂപത്തിലുള്ള പ്രകാശമാണ്. കഥം തദ് ജ്യോതിഷാം ജ്യോതിരിത്യതഃ ഇതം ഉത്ഥിതം നത്ര സൂര്യോപാധി ഇതി. ജ്യോതിസുകളുടെ എല്ലാം ജ്യോതിസ് എന്ന് പറഞ്ഞിടത്ത് സൂര്യൻ പ്രകാശിക്കുന്നില്ല എന്നെന്തുകൊണ്ട് വിശേഷിച്ച് പറഞ്ഞു? യഥപ്യുക്തം സൂര്യാദീനാം തേജസാം ഭാനപ്രതിഷേധ തേജോ ധാതു ഏവ അന്യസ്മിൻ അവകൽപ്പതേ സൂര്യവ ഇതരേഷാം എന്ന് പറഞ്ഞത്. തത്രതു സയവ തേജോ ധാതുർ അന്യു ന സംഭവതി ഉപാധിതം. സൂര്യാദി തേജസ്സുകൾ പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞു. എവിടെ? ഈ പരമമായ തേജസ്സിൽ. അവിടെ മറ്റൊന്നും അവിടെ സ്വീകരിക്കുന്നില്ല. എങ്ങനെയാണോ സൂര്യനെ ആശ്രയിച്ച്, സൂര്യപ്രകാശത്തെ ആശ്രയിച്ച് മറ്റു വിഷയങ്ങൾ പ്രകാശിക്കുന്നത് പോലെ, ഇവിടെയാണെങ്കിലോ ബ്രഹ്മത്തിലാണെങ്കിലോ മറ്റൊരു തേജോധാതുമില്ല, മറ്റൊരു തേജസ്വരൂപമായ മറ്റൊരു വസ്തുവില്ല. അതെല്ലാം മുമ്പ് സമർത്ഥിച്ചു കഴിഞ്ഞ കാര്യമാണ്. ബ്രഹ്മൻ ലഭിച്ച ഏഷാം ഭാനപ്രതിഷേധോ അവകൽപ്പതേ എന്നാണ്. അതുപോലെ എങ്ങനെയാണ് സൂര്യനെ മറ്റൊന്നും പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ബ്രഹ്മത്തിലും മറ്റ് പ്രകാശങ്ങളെല്ലാം നിഷേധിക്കുന്നു. ഏതോ ഏത് ഉപലഭ്യതയെ തസ്രവം ബ്രഹ്മണൈവ ജ്യോതിഷ ഉപലഭ്യത. ഇവിടെ എന്തെല്ലാം പ്രകാശിക്കുന്നുണ്ടോ അതെല്ലാം ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് പ്രകാശിക്കുന്നത്. ബ്രഹ്മത്തു നാന്യേന ജ്യോതിഷ ഉപലഭ്യത, ബ്രഹ്മം മറ്റൊരു ജ്യോതിസ് കൊണ്ടും പ്രകാശിക്കുന്നില്ല. സ്വയം ജ്യോതിസ്വരൂപത്വ, അത് സ്വയം ജ്യോതിസാണ്. ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നതാണ്, ജ്ഞാനം സ്വയം അറിവായിരിക്കുന്നു. ഏന സൂര്യാദിഹ തസ്മിൻ ഭായുഹു, അതുകൊണ്ടെന്താണ് ആ അറിവിൽ സൂര്യനെ അറിയുന്നു എന്നാണ്. അറിവിൽ സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവിൽ ആ അറിവുള്ളിലിരിക്കുന്നതുകൊണ്ട് സൂര്യനെ അറിയുന്നു. ബ്രഹ്മഹ്യന്യത്വനക്തിനതു ബ്രഹ്മന്യേന വ്യജ്യതേ. അറിവ് മറ്റുള്ളതിനെ അറിയുന്നു, അറിവിനെ മറ്റൊന്നും അറിയുന്നില്ല. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് സർവത്തെയും അറിയുന്നു, അറിവിനെ മറ്റൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് അറിവിനെ തന്നെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ അറിവെന്ന് പറയുമ്പോൾ ഇവിടെ ഭാഷകാരം പറയുക, വിശേഷ വിജ്ഞാനത്തെയല്ല സ്വരൂപ വിജ്ഞാനത്തെ, വിജ്ഞാനാത്മാവിനെയല്ല പരംബ്രഹ്മത്തെ എന്ന് പറയും. ആത്മനൈവാൻ ജ്യോതിഷ ആസ്ഥേ. ഇതെല്ലാം നമ്മൾ പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്താണ്, അതുകൊണ്ടാണിത് കൂടുതൽ വിശദീകരിക്കാത്തത്. ഈ ആത്മജ്യോതിഷ കൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അഗ്രഹ്യോ നഹിഗ്രഹ്യത്തെ. അവിടെ ഒന്നുകൂടി പറയുന്നു, ഇത് അഗ്രഹ്യമാണ്, നഗ്രഹ്യതേ ഗ്രഹിക്കപ്പെടുന്നില്ല, ഇത് ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല, ജ്ഞാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വിഷയമാക്കാനുള്ള ശ്രമം അത് വ്യർത്ഥമാണ്. അതിൻ്റെ അത് വിഷയമാകാതിരിക്കുന്നു എന്നാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സുഷുപ്തിയെ ദൃഷ്ടാന്തമായി കാണിക്കുന്നത്. അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, അത് വിഷയമാകുന്നില്ല. അതിനാണ് പറയുന്നത് അത് വിജ്ഞാനാത്മാവല്ല, അത് സ്വരൂപ വിജ്ഞാനമാണ്. അത് ജീവഭാവമല്ല, ജീവഭാവം അങ്ങനെയല്ല. അത് തന്നെ ഗ്രഹിക്കുന്നു, ഞാൻ എന്ന് തന്നെ ഗ്രഹിക്കുന്നു, തൻ്റെതായും അന്യമായും സർവത്തെയും ഗ്രഹിക്കുന്നു. ഗ്രഹ്യത്തെ അത് അതിന് യോജിക്കും, ജീവനെ സംബന്ധിച്ചത് യോജിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. അതിൻ്റെ സ്വരൂപം മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ, സുഷുപ്തി. അവിടെ എന്താണ്? അത് സ്വയം ഗ്രഹിക്കാതെ മറ്റൊന്നിനെയും ഗ്രഹിക്കാതെ ആണ് അഗ്രഹ്യോ. സ്വയം ഗ്രഹിക്കുന്നില്ല, നഹിഗ്രഹ്യത്തെ മറ്റൊന്നിനാൽ അത് ഗ്രഹിക്കപ്പെടുന്നില്ല, അത് കേവലമായ അറിവായി പ്രകാശിക്കുന്നു. അതുകൊണ്ടെന്താ വിശേഷം? അതിവിടെ പറയുന്നത് അങ്ങനെ അത് കേവലമായ അറിവായി പ്രകാശിക്കുന്നു എന്ന് ജാഗ്രതയിൽ ഒരുവൻ ബോധിക്കുന്നതാണ് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധം. ഈ പ്രകാശത്തെ, ആത്മപ്രകാശത്തെ പല രീതിയിലും ഗ്രഹിക്കാം. പല രീതിയിലും നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നാനാരൂപത്തെ. പക്ഷെ അതിൻ്റെ യഥാർത്ഥമായ ബോധം എന്താണ്, അതിൻ്റെ യഥാർത്ഥമായ സ്വരൂപം എന്നുള്ള ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതല്ല. അതിൻ്റെ സ്വയം പ്രകാശമായ സ്വരൂപം, അതിൻ്റെ നിരപേക്ഷമായ സ്വരൂപം, അതിൻ്റെ നിത്യമായ സ്വരൂപം, അതിൻ്റെ സർവപ്രകാശകത്വം എന്ന് പറയുന്ന സ്വരൂപം ആത്യന്തികമായ എന്താണ് അത്, തൻ്റെ തന്നെ സ്വരൂപം എന്നുള്ള രീതിയിൽ അതിനെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തങ്ങളിലൂടെയെല്ലാം ഇതിനിവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രകാശം എന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപിച്ച സ്മര്യതേ. അടുത്ത് പറയുന്നു, അപിച്ച ഈദൃക്രൂപത്വം പ്രാജ്ഞസി വാത്മനഃ സ്മര്യതേ ഭഗവത്ഗീതാസ്. സ്മര്യതേ എന്ന് പറയുമ്പോൾ സ്മൃതിയെ കുറിച്ച് പറയുന്നു. ആ ഈ പ്രാജ്ഞന്റെ ഈ സ്വരൂപത്തെ, പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന ആത്മാവ്, അതിൻ്റെ ഈ തരത്തിലുള്ള രൂപത്തെ ഗീതയിലും പറയുന്നു. എന്താണ്? തദ്ഭാസയത്തെ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാൻ എന്ന് വർത്തന്ത തദ്ധാമ പരമം മമ. അവിടെ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഒന്നും തന്നെ ജ്വലിക്കുന്നില്ല, പ്രകാശിക്കുന്നില്ല. യത് ഗത്വാൻ എന്ന് വർത്തന്ത അവനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നു. അതെന്താണ് പ്രാപിക്കുക, എന്താണ് വരിക, എന്താണ് വരാതിരിക്കുക, അതൊക്കെ നമ്മൾ തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇവിടെ ഗീതയിൽ അത് ചർച്ച ചെയ്യുന്നത് ഉത്തരായണ ദക്ഷിണായന മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗത്താണ്. തത്വജ്ഞാനത്തിൽ എന്താണ് പ്രാപ്തി, എന്തിനെ പ്രാപിക്കുക, പ്രാപിക്കാതിരിക്കുക, അതെല്ലാം അതും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തദ്ധാമ പരമമമ, അതാണ് എന്റെ പരമമായ സ്വരൂപം എന്നവിടെ ഭഗവാൻ ഉപദേശിക്കുന്നു. യദാദിത്യഗതം തേജോ ജഗദ്ഭാസ്യേതേഖിലം ചന്ദ്രമസി എച്ച അഗ്നൗ തേജോ വിദ്ധിമാമകം. ആ എന്റെ സ്വരൂപമായിരിക്കുന്ന തേജസ് അത് തന്നെയാണ് ആദിത്യഗതമായ തേജസ്. ആദിത്യനിരിക്കുന്ന തേജസ് അത് തന്നെയാണ്. വിഭൂതികളെ കുറിച്ച് പറയുന്നിടത്തും പറയുന്നു ആദിത്യനായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. കാരണം ആദിത്യൻ പ്രകാശിക്കണമെങ്കിൽ ഈ തന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ പ്രകാശം വേണമല്ലോ. ഈ പ്രകാശമാണ് ആദിത്യനെ പ്രകാശിപ്പിക്കുന്നത്. കാരണം ആദിത്യനിലൂടെ പ്രകാശിക്കുന്ന ആ തേജസ്സാണ് ജഗത്ഭാസ്യതയെങ്കിലും ആദിത്യ രൂപത്തിൽ അത് ഈ നാമരൂപങ്ങളെല്ലാം തന്റെ കണ്ണിൽ പ്രകാശിപ്പിക്കുന്നു. ചന്ദ്രമസി അഗ്നു, അഗ്നിയിൽ അത് പ്രകാശിക്കുന്നു, ആ പ്രകാശവും തന്നെ കണ്ണിൽ പ്രകാശിക്കുന്നു. ഇതെല്ലാം തന്റെ കണ്ണിനെ ആശ്രയിച്ചാ പറയുന്നു. ചന്ദ്രനെയും അഗ്നിയെയും തത്തേജോ വിദ്ധിമാമകം. അപ്പൊ തന്റെ കണ്ണിൽ ഇതെല്ലാം പ്രകാശിക്കണമെങ്കിൽ എന്താണ്, തന്റെ കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം നിന്റെ ഉള്ളിലുണ്ട്. അതെന്താണ്? മാമകം തേജ. അത് എന്റെ തേജസ്സാണ് നിന്റെ ഉള്ളിലൂടെ പ്രകാശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈശ്വര സർവഭൂതാന ഹൃദയശി എന്നുള്ള ആശയത്തെയാണ് പറയുന്നത്. താൻ സർവ പ്രാണികളെയും അവിടെ പിന്നെ ഒരു ഗുരുവായി ഉപദേശിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിഭാവത്തെ നിർദ്ദേശിക്കുന്നു. ഇവിടെ ഉപനിഷത്തിൽ പറയുമ്പോൾ അവിടെ ഒരു വ്യക്തിഭാവമുണ്ട്, ഒരു തത്വഭാവത്തിൽ നിർദ്ദേശിക്കും. പക്ഷെ ഭഗവാൻ അവിടെ ഉപദേശിക്കുന്ന എങ്ങനെ? ഒരു ഗുരുവിന്റെ ഭാവത്തിൽ. ഗുരുവിന്റെ ഭാവത്തിൽ ഉപദേശിക്കുമ്പോൾ അവിടെ താൻ ഗുരുവുണ്ട്, അവിടെ ശിഷ്യനുണ്ട്. ഉപദേശിക്കുന്നവനായ താൻ, ഉപദേശം സ്വീകരിക്കുന്നവനായ ശിഷ്യൻ. അപ്പോൾ അവിടെ ആ വ്യക്തിഭാവത്തിൽ പറയുന്നു, ഞാൻ തേജസ്വരൂപനായിരുന്നുകൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അവിടെ ആ വ്യക്തിഭാവം വരുമ്പോൾ എങ്ങനെ? അതും കേവലം ശരീരബോധത്തോടുകൂടിയുള്ള വ്യക്തിഭാവമല്ല, സർവാത്മഭാവത്തിൽ സർവസ്വരൂപനായിരിക്കുന്നത് താൻ തന്നെ എന്നുള്ള ബോധത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നു. എന്താണ്? നിന്റെ കണ്ണിലൂടെ പ്രകാശിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും പ്രകാശിപ്പിക്കുന്നത് അത് എന്റെ സ്വരൂപമായിരിക്കുന്ന തേജസ്സാണ്. ഇവിടെ എല്ലാം തേജശബ്ദം കൊണ്ട് പറയുന്നത് അറിവാണ് എന്നാണ് ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്നത്.